നിന്ദയെ ശ്രവിച്ചത് കൊണ്ട് എവിടെ നിന്നാണ് നിന്ദയെ ശ്രവിച്ചത്? അതിനു വേണ്ടിയിട്ടാണ് ഈ ഹംസവാക്യത്തിവിടെ ഉദ്ധരിച്ചത്. കമ്പര ഏനം ഏത സ്വന്തം സൈക്വാനം ഇവ രയിക്കുമാഥ. എന്തോ ഈ രയിക്കുവിനെ പോലെയാണോ ജ്ഞാനശ്രുതി പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞതുകൊണ്ട് ജ്ഞാനശ്രുതി പൗത്രായണനായ ജ്ഞാനശ്രുതിക്ക് ദുഃഖം ഉണ്ടായി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. താമസി രയിക്കുഹ ശൂദ്രശബ്ദേന അനേന സൂചയാം ബഹുവ പറയുന്നു. ആ ദുഃഖത്തെ ഋഷി രയിക്കുഹ ഋഷിയായിരിക്കുന്ന രൈക്കുൻ ശൂദ്രശബ്ദേന അനേന ശൂദ്ര എന്നുള്ള സംബോധനയിലൂടെ സൂചയാം ബഹുവ അതിനെ സൂചിപ്പിച്ചു എന്നാണ്. ജ്ഞാനശ്രുതിയുടെ ഉള്ളിലുള്ള ആ ദുഃഖത്തെ രൈക്കുൻ സൂചിപ്പിച്ചു. എങ്ങനെ? ആത്മനഹ പരോക്ഷജ്ഞതാഖ്യാപനായേതി ഗമ്യതേ. തന്റെ പരോക്ഷജ്ഞത, പരോക്ഷജ്ഞത എന്ന് പറഞ്ഞാൽ പരോക്ഷമായ കാര്യങ്ങളെ അറിയുന്നതിനുള്ള കഴിവ്, എന്നാണ് പരോക്ഷജ്ഞത. ഇവിടെ ജ്ഞാനശ്രുതിയുടെ ഉള്ളിലുള്ള ദുഃഖം, അതിനെ അറിയുന്നതിനുള്ള കഴിവ് രയിക്കുന്നുണ്ട്. അപ്പം തനിക്ക് എനിക്ക് നിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ അറിയാൻ കഴിയും എന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംബോധന എന്നാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നെന്താണ്? ഈ ജ്ഞാനശ്രുതിയുടെ ഉള്ളിൽ ദുഃഖമുണ്ടായിരുന്നു. രണ്ട്, രൈക്കുൻ മറ്റൊരാളുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളെ അറിയുന്നതിന് കഴിവുള്ള ആളായിരുന്നു. അപ്പം അത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി എന്ന് വെച്ചാൽ അതൊരു സിദ്ധിവിശേഷം. മറ്റൊരാളുടെ ഉള്ളിലിരിക്കുന്ന ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ, മനസ്സിലുള്ള കാര്യം അറിയണമെങ്കിൽ ബാഹ്യമായ അടയാളങ്ങളൊന്നുമില്ലാതെ, അതൊരു സിദ്ധിയാണ്. രൈക്കുൻ അങ്ങനെ ഒരു സിദ്ധി ഉണ്ടായി. അതാണ് പരോക്ഷജ്ഞതാഖ്യാപനായ, അതിനെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. പരോക്ഷമായ വിഷയം, പ്രത്യക്ഷമല്ലാത്ത വിഷയത്തെ അറിയുന്നതാണ് പരോക്ഷജ്ഞത. അതിനു വേണ്ടിയിട്ട് ഇത് പറഞ്ഞു എന്നാണ്. എന്തിന് അങ്ങനെ അത് വെളിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഇവിടെ എന്തിനങ്ങനെ വ്യാഖ്യാനിച്ചു? ഇത് ജ്ഞാനശ്രുതിയുടെ ഉള്ളിൽ ദുഃഖമുണ്ടായി. ആ ദുഃഖത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ലൈക്കൻ ഇങ്ങനെ ഒരു ശബ്ദം പ്രയോഗിച്ചു. ഇതെല്ലാം എന്തിനാ അങ്ങനെ വ്യാഖ്യാനിച്ചത്? കാരണം ശ്രുതിയിൽ ഇതൊന്നുമില്ല. ശ്രുതിയിലില്ലാത്ത കാര്യം എന്തിനു വ്യാഖ്യാനിച്ചു? അതിന് സമാനം പറയുന്നു, ജാതിശൂദ്രസ്യ അനധികാര. ജാതിശൂദ്ര അവിടെ ശൂദ്രൻ എന്ന് പറയുന്നത് ജാത്യ ഉള്ളതാണ്, ജന്മനാ ഉള്ളതാണ്. അങ്ങനെ ജന്മനാ ശൂദ്രനായ ഒരുവന് അനധികാര ഈ വേദാന്ത വിദ്യയിൽ അധികാരമില്ല. വേദാന്ത വിദ്യ എന്ന് പറയുമ്പോൾ ഉപനിഷത്തിലൂടെയുള്ള ശ്രുതിയിലൂടെയുള്ള വിദ്യയിൽ അധികാരമില്ല. കഥം പുനഃ ശൂദ്രശബ്ദേന ശുഗുത്പന്ന സൂചിത പറയുന്ന ശൂദ്രൻ എന്നുള്ള ഒരു ശബ്ദത്തിലൂടെ അവിടെ ജ്ഞാനശ്രുതിയുടെ ഉള്ളിൽ ദുഃഖമുണ്ടായി. ശുഗുത്പന്ന അതിനെ സൂചിപ്പിക്കുന്നു എന്നെങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നാണ്. ശൂദ്രശബ്ദവും ദുഃഖവും അന്ന് തമ്മിൽ എന്താ ബന്ധം? അതിനാണ് പറയുക, ഉച്ചത് തത് ആദ്രവണാദ്. അത് സൂത്രം. ശുഗസ്യ തദനാദര ശ്രവണാദ് തത് ആദ്രവണാദ് സൂചിത. അതിനെ വ്യാഖ്യാനിക്കുകയാണ് സൂത്രത്തിൽ. ആദ്രവണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശുചം അഭിദുദ്രാവ. ശുഖം ദുഃഖത്തെ പ്രാപിച്ചു എന്നാണ് എന്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആര്? ജ്ഞാനശ്രുതി. ശുചം അഭിദുദ്രാവ, അതായത് ഇവിടെ ശുച ശോകേ എന്നുള്ള ധാതുവിൽ നിന്ന് ശുഖ് ശോകം എന്നുള്ള അർത്ഥം കിട്ടും. ഇപ്പൊ ശൂദ്രൻ എന്ന് പറയുന്നതിന് രണ്ടർത്ഥത്തെ എടുക്കുകയാണ്. ഒന്ന് ശുചിധാതുവിന്റെ ശു, പിന്നെ ദ്ര എന്നല്ല, അത് ദുർഗതു എന്ന് പറയുന്ന ധാതുവിന്റെ ദ്രു. ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ടാണ് ഇപ്പൊ രണ്ട് ധാതുക്കൾ കൊണ്ട് ഒരു ശബ്ദം ശൂദ്ര ശബ്ദം ഉണ്ടാക്കിയതാണ്. അതിന്റെ വ്യുത്പത്തി എങ്ങനെ? ശുചം അഭിദുദ്രാവ എന്ന് പറയാം. ദുഃഖത്തെ പ്രാപിച്ചു. ആര്? ജ്ഞാനശ്രുതി. ശുചം എന്ന് പറയുന്ന ശുചിശോക എന്ന് പറയുന്ന ധാതുവിന്റെ രൂപമാണ്, അതിനാണ് ശുചം എന്ന് കാണിച്ചത്. അഭിദുദ്രാവ എന്ന് പറയുന്ന ദുർഗതു എന്ന് പറയുന്ന ധാതുവിന്റെ രൂപം. ഇപ്പൊ രണ്ടും കൂടെ ചേർത്ത് ശു ദ്രു ശു രണ്ടു കൂടെ ചേർന്ന് ശുദ്ര എന്ന് പറയുന്നു. അപ്പൊ ശു ദ്രു എന്ന് പറയുന്ന ഈ രണ്ടു ധാതുക്കളിൽ നിന്ന് എങ്ങനെ ശൂദ്ര ശബ്ദം ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാകരണ നിയമപ്രകാരമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായി എന്നുകൂടെ കൽപ്പിക്കുന്നു. പ്രയാസമാണ്, കാരണം രണ്ട് ധാതുക്കൾ ഉപയോഗിച്ച് ഒരു ശബ്ദം ഉണ്ടാക്കും. അതും ശുച്ചില ശു മാത്രം. പിന്നെ അതിന് ശു എന്ന് പറയുന്നതിൽ ചകാരൻ ലോപിച്ചു പോണ ശുവിന് ദീർഘം വരണം. പിന്നെ ദ്രുധാതുവാണ്, അത് ദ്രാന്നായി മാറണം. ഇതൊന്നും സാധാരണഗതി ഇങ്ങനെ ഒരു രൂപ ശ്രദ്ധിക്കത്തില്ല, ഇങ്ങനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ. പക്ഷെ അങ്ങനെ ഒരു അർത്ഥത്തെ പറയുകയാണ്. ശുചം അഭിദുദ്രാവ. അങ്ങനെ പറയാം. അല്ലെങ്കിൽ ശുച അഭിദുദ്രുവേ അഥവാ പറയുന്നു ദുഃഖത്താൽ പ്രാപ്തനായവൻ, അങ്ങനെയും പറയാം. ശുച അഭിദുദ്രുവേ എന്നിങ്ങനെ ദുഃഖത്താൽ പ്രാപ്തനായവൻ അങ്ങനെ പറയാം. മറ്റു ദുഃഖത്തെ പ്രാപിച്ചു. ആര്? ജ്ഞാനശ്രുതി. അല്ലെങ്കിൽ ദുഃഖത്താൽ പ്രാപ്തനായവൻ, അങ്ങനെ പറയാം. അല്ല, മൂന്നാമത് ശുചാവ രൈക്കും അഭിദുദ്രാവ. ദുഃഖത്താൽ രൈക്കുവിനെ ജ്ഞാനശ്രുതി പ്രാപിച്ചു. അങ്ങനെ അർത്ഥം പറയാം. ദുഃഖം തന്നിലുള്ളതുകൊണ്ട് ആ ദുഃഖത്തോടുകൂടി ജ്ഞാനശ്രുതി ത്രൈക്കുനെ പ്രാപിച്ചു. അങ്ങനെ മൂന്ന് തരത്തിൽ വ്യാഖ്യാനിക്കാം. നടത്തും കാരണം ശൂദ്ര എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്നും ഇങ്ങനെ ഒരു ദുഃഖത്തെ പ്രാപിച്ചവനെന്നോ അല്ലെങ്കിൽ ദുഃഖത്താൽ വേറൊരാളെ പ്രാപിച്ചവനോ എന്നൊക്കെയുള്ള ഒരു അർത്ഥം കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ശരിയായ വ്യാകരണ നിയമത്തിലൂടെ ഇങ്ങനെയൊന്നും വ്യുത്പത്തി സാധ്യമല്ല. അതുകൊണ്ട് ആദ്യത്തെ ഇത് പറയുമ്പോൾ അതിൽ പോരായ്മയുണ്ട്. ശുചം അഭിദുദ്രാവ രണ്ടാമത് പറഞ്ഞു, അതിൽ പോരായ്മയുണ്ട്. അതുകൊണ്ട് മൂന്നാമത് പറഞ്ഞു. ഇതെങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും ശരി, ശൂദ്ര ശബ്ദത്തിൽ ഇങ്ങനെ ഒരു വ്യുത്പത്തി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ശരിയായ നിയമങ്ങളനുസരിച്ച് സാധ്യമല്ല. പിന്നെ ഒന്നുണ്ട്, സാധാരണ ഒരു ശബ്ദം സാധാരണ നിയമങ്ങളനുസരിച്ചൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് രൂഢ ശബ്ദങ്ങൾ, അതിന് പാണിനി ഒരു നിയമം പറഞ്ഞിട്ടുണ്ട്, പൃഷോദരാദീനി യഥോപതിഷ്ഠ. വ്യക്തമായി പ്രകൃതി പ്രത്യയ വിവേചനം ചെയ്ത് സൂത്രങ്ങളിലൂടെ ഒരു ശബ്ദത്തെ നിശ്ചയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പൃഷോദരാദീനി എന്ന് പറയുന്ന ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ആ ശബ്ദം സിദ്ധമായതായി കണക്കാക്കണം. എന്നുവെച്ചാൽ അതിന് പ്രത്യേക നിയമമൊന്നും ഇല്ല. അതുപോലെ അങ്ങനെ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തി മാത്രമേ ഈ പറയുന്ന വ്യുത്പത്തി അനുസരിച്ച് ശൂദ്ര ശബ്ദത്തെ ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ ഈ വ്യുത്പത്തിയും ശരിയല്ല എന്നർത്ഥം. സാധാരണ ശബ്ദങ്ങളെ രണ്ടായി തിരിക്കുമെന്ന്, മുഖ്യമായിട്ട് രൂഢശബ്ദം വ്യുത്പന്ന ശബ്ദം. രൂഢശബ്ദം എന്ന് പറയുമ്പോൾ അതിന് ശരിയായ ഒരു വ്യുത്പത്തി പറയാൻ കഴിയത്തില്ല. പറഞ്ഞാൽ തന്നെ അത് ഇന്ന് നിലവിലിരിക്കുന്ന അർത്ഥമായിട്ട് യോജിക്കാതെ വരും. അപ്പൊ അങ്ങനെ വരുന്നതിനെ രൂഢമായി കണക്കാക്കണം. അല്ല, വ്യുത്പത്തി പറയാൻ പറ്റുമെങ്കിൽ അതിനെ വ്യുത്പന്ന ശബ്ദമായി പറയും. ഇതാണ് പാചക ശബ്ദം പറയുന്നു, പാകം കരോതീറ്റി പാചക. ആ വ്യുത്പത്തി പറഞ്ഞാൽ അതിനെ, അതിനൊരു ധാതുണ്ട്, അതിന് വരാൻ പ്രത്യയമുണ്ട്, അത് വിധിക്കാൻ സൂത്രമുണ്ട്. പാചക പാചക ശബ്ദം ശ്രദ്ധിക്കും, അതിന് സൂത്രമുണ്ട്. വ്യുത്പത്തി പറയുന്നതിനും ദോഷമൊന്നുമില്ല. പക്ഷെ ഗൗ എന്ന് പറയുന്ന ശബ്ദമുണ്ട്. വ്യുത്പത്തി പറയുകയാണെങ്കിൽ ഗമ ധാതുവിൽ നിന്ന് ഗച്ഛദീതി എന്ന് വ്യുത്പത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഗൗ ശബ്ദം ശ്രദ്ധിക്കത്തില്ല. വേണമെങ്കിൽ ശ്രദ്ധിക്കാനാണ് ഉണാദി എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഏർപ്പെടുത്തിയിട്ട് അതിലിങ്ങനെ രൂഢമായ ശബ്ദങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നു. പക്ഷെ വ്യുത്പത്തി അതുമായിട്ട് യോജിക്കത്തില്ല. അതുകൊണ്ട് സാധാരണഗതിയെ മനസ്സിലാക്കേണ്ടത് വളരെ പുരാതനമായ പല ശബ്ദങ്ങളുടെയും എങ്ങനെ ആ ശബ്ദത്തിന് അർത്ഥം വന്നു എന്നുള്ളത് പിൽക്കാലത്ത് അത് പ്രകൃതി പ്രത്യ വിവേചനം ചെയ്ത് വ്യുത്പത്തി ഗ്രഹിക്കാൻ കഴിയാതെ പോയി. ഒരു പൂർവികന്മാര് ആ ശബ്ദം ഉപയോഗിച്ചു. പക്ഷെ എന്തുകൊണ്ട് ആ ശബ്ദത്തിന് ഇങ്ങനെ ഒരർത്ഥം വന്നു എന്നുള്ളത് ഇന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. ആ ശബ്ദത്തിന് അങ്ങനെ ആ ഒരു ശബ്ദം ഉണ്ടാകുന്നതിനുള്ള വ്യുത്പത്തി ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ പിൽക്കാലത്ത് അത് എന്തുകൊണ്ട് ആ ശബ്ദത്തിന് അങ്ങനെ വന്നു, കാരണം ഒരു ശബ്ദം ഒരർത്ഥത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ അങ്ങനൊരു പ്രവൃത്തി നിമിത്തം ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട് ആ ശബ്ദം അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു? പക്ഷെ പല ശബ്ദങ്ങളെ സംബന്ധിച്ചും പിൽക്കാലത്ത് അത് അറിയാൻ കഴിയാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ അങ്ങനെ അറിയാൻ കഴിയാത്ത ശബ്ദങ്ങളെ രൂഢം എന്നൊരു വിഭാഗത്തിൽപ്പെടുത്തി. പിന്നീട് വന്ന പാണിനിയുടെ നിയമങ്ങളനുസരിച്ച് ആ ശബ്ദങ്ങളെ പ്രകൃതി പ്രത്യേക വിവേചനം ചെയ്ത് ഒരു പ്രത്യേക നിയമത്തിലൂടെ ആ ശബ്ദത്തെ ശ്രദ്ധിക്കാൻ കഴിയാതെ വരും. അതാണ് രൂഢം എന്ന് പറയുന്നത്. പിന്നീട് പിൽക്കാലത്ത് വന്ന ശബ്ദങ്ങൾ അങ്ങനെയല്ല, അതിൽ വ്യക്തതയുണ്ട്. ഇന്നതാണ് ശബ്ദത്തിന്റെ അർത്ഥം. അപ്പൊ അതിൽ പ്രകൃതി ഇന്നത്, പ്രത്യേകം ഇന്നത് എന്നുള്ള വിവേചനം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അതിനെ യൗഗിക ശബ്ദങ്ങൾ എന്ന് പറഞ്ഞു. അത് നമ്മൾ വ്യാകരണത്തിൽ വരുമ്പോൾ അതിന്റെ വ്യത്യാസം പഠിക്കും. ഇവിടെ ഇപ്പോൾ പൊതുവെ മറ്റുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഇത്തരം ശബ്ദങ്ങളെ രൂഢമായിട്ടാണ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ജാതിശൂദ്രൻ എന്ന് പറഞ്ഞിരിക്കും. ജന്മനാ ശൂദ്രനാണ് ഒരാൾ. എന്തുകൊണ്ട്? ഒരു കുലത്തിൽ ജനിച്ചതുകൊണ്ട് അയാൾ ശൂദ്രനാണ്. പ്രത്യേകിച്ച് കാരണമൊന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് ആ കുലത്തിൽ ജനിച്ചവര് അല്ല ശൂദ്രൻ എന്ന് കണക്കാക്കുന്നു? ചിലപ്പോൾ അത് തൊഴിലിന്റെ അടിസ്ഥാനത്തിലാകാം. അതായിരിക്കും അങ്ങനെ രൂപപ്പെട്ടു വന്നത്. അതൊന്നും നിശ്ചയിക്കാൻ കഴിയത്തില്ല. അങ്ങനെയൊരു കാരണം കാണാം. എന്തായാലും ആ കുലത്തിൽ ജനിച്ചവർ അങ്ങനെയാണ് പൊതുവെ ജാതി കാണുന്നു. അങ്ങനെയാണ് ഒരു പ്രത്യേക കുലത്തിൽ ജനിക്കുന്നവരല്ല ഇന്ന ജാതി എന്ന് പറയുന്നു. ബ്രാഹ്മണൻ, ഒരു പ്രത്യേക കുലത്തിൽ ജനിച്ചവർ ബ്രാഹ്മണൻ എന്ന് പറയുന്നു. ലോകത്തെന്നും നടപ്പിലുള്ളതും പ്രചരിച്ചിരിക്കുന്നു അതാണ്. അപ്പോൾ ഇവിടെ ശൂദ്രൻ എന്ന് പറയുന്നു അങ്ങനെയാണ് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരു നാല് വർണ്ണങ്ങളിൽ അവസാനത്തെ വർണ്ണത്തിൽപ്പെട്ടവരെ ശൂദ്രൻ എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ ആ ശൂദ്രൻ എന്ന് പറയുന്ന ശബ്ദത്തിന് ഇവിടെ വ്യുത്പത്തി പറഞ്ഞിരിക്കുകയാണ് ഭാഷകൻ. സ്വാഭാവികമായിട്ടും അങ്ങനെ രൂഢമായിരിക്കുന്ന ശബ്ദത്തിന് വ്യുത്പത്തി പറയുമ്പോൾ ശോകം കൊണ്ട് ശൂദ്രനായെന്നാണ്. അങ്ങനെ പറയുമ്പോൾ ഒരു സൗകര്യമുണ്ട്. എന്താണോ ശോകമുള്ളവൻ ശൂദ്രൻ എന്ന് പറയുമ്പോൾ ആർക്ക് ശോകം ഉണ്ടാവുന്ന അവരെല്ലാം ശൂദ്രനാകും. അത് നല്ലതാണ്. എന്തുകൊണ്ട്? ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഭേദം അത് ജന്മം കൊണ്ട് തീരുമാനിക്കാൻ പാടില്ല. അവന്റെ ഗുണവും കർമ്മവും കൊണ്ട് തീരുമാനിക്കണം എന്ന് പറയുന്നിടത്ത് ഈ വ്യാഖ്യാനം യോജിക്കും. അങ്ങനെ ദുഃഖമുള്ളവൻ ശൂദ്രൻ, ആർക്ക് ദുഃഖം വരുന്നവൻ ശൂദ്രൻ എന്ന് പറയാം. പക്ഷേ ഇങ്ങനെ ഒരു വ്യുത്പത്തി ശൂദ്ര ശബ്ദത്തിന് പറഞ്ഞിട്ടും ഭാഷകാരൻ ആ പക്ഷത്തെ ഇവിടെ സ്വീകരിക്കുന്നില്ല, തള്ളിക്കളയാണ്. ജ്ഞാനശ്രുതി ക്ഷത്രിയൻ തന്നെയാണ്. പിന്നെ ശൂദ്രനും വ്യുത്പത്തി പറഞ്ഞത് ദുഃഖം കൊണ്ട് ശൂദ്രനായിരുന്നു. അത് ക്ഷത്രിയനായിരിക്കുന്ന ജ്ഞാനശ്രുതിയെ ദുഃഖം കണ്ടതുകൊണ്ട് ശൂദ്രനെന്ന് വിളിച്ചേ ഉള്ളൂ. അതുകൊണ്ട് ശൂദ്രനാകുന്നില്ലെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സമർത്ഥിക്കുന്നതാണ് ജ്ഞാനശ്രുതിയിൽ ദുഃഖം കണ്ടതുകൊണ്ട് രൈക്കൻ ശൂദ്ര എന്ന് വിളിച്ചു. പക്ഷെ അയാൾ ശൂദ്രനല്ല എന്നുവെച്ചാൽ ഗുണം കൊണ്ടൊരുവൻ ശൂദ്രൻ ആകുന്നില്ല. ശൂദ്രൻ അങ്ങനെ ജാതി ജന്മം കൊണ്ടാണ്. ശൂദ്രൻ എന്ന് പറയുന്ന ഒരു ജാതിയാണ്. അല്ലെങ്കിൽ ഈ വ്യാഖ്യാനം അനുസരിച്ച് എന്താണ് ഗുണം ദുഃഖമുള്ളത് കൊണ്ട് ജ്ഞാനശ്രുതി ശൂദ്രനാണ്, അതുകൊണ്ട് ദുഃഖമുള്ളവനെ ശൂദ്രൻ എന്ന് പറയണം എന്ന് പറഞ്ഞാൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ഒരാളുടെ ജാതി നിർണയിക്കുന്നതെന്ന് വരും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു വ്യുത്പത്തി അർത്ഥം പറഞ്ഞതിന് ശേഷം ഭാഷകാരൻ പറയുന്നത് എന്താണ്? ജ്ഞാനശ്രുതി ജാതി ശൂദ്രൻ അല്ല, ക്ഷത്രിയനാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ആ ജാതിയെ ഭാഷകാരൻ ഇവിടെ അംഗീകരിക്കുന്നില്ല. ആ ബ്രാഹ്മണ ശബ്ദത്തിന് ബ്രഹ്മജ്ഞാനിന് ചിലടത്ത് അർത്ഥം പറയുന്നില്ല, അങ്ങനെ ഒരർത്ഥമുള്ളതാണ്. അങ്ങനെ ഒരർത്ഥത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ എന്ന് പറയുന്ന വർണ്ണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ഭാഷകാരൻ ജന്മനാവുള്ള ജാതിയെ അംഗീകരിക്കുന്നു. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജാതി അംഗീകരിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. രൈക്കുൻ ജ്ഞാനശ്രുതിയെ ശൂദ്രൻ എന്ന് വിളിച്ചത് ദുഃഖമുള്ളത് കൊണ്ടാണ്. പക്ഷെ അതുകൊണ്ട് ജ്ഞാനശ്രുതി ഒരിക്കലും ശൂദ്രനാകുന്നില്ല, ക്ഷത്രിയൻ തന്നെ. പിന്നെ ശൂദ്രൻ എന്ന് വിളിച്ച് എന്നിട്ട് വിദ്യ ഉപദേശിക്കുന്നു. ഇവിടെ ജ്ഞാനശ്രുതിയെ ശൂദ്രനായി എടുത്തു കഴിഞ്ഞാൽ ശൂദ്രനും വിദ്യയ്ക്ക് അധികാരമുണ്ടെന്ന് വരും. അത് പാടില്ല എന്ന് പറഞ്ഞ് ജാതി ശൂദ്ര അനധികാര ദുഃഖം ഉണ്ടായിട്ടും ജ്ഞാനശ്രുതി ജാതി ശൂദ്രനല്ല, ക്ഷത്രിയൻ തന്നെയാണ്. ക്ഷത്രിയനാണെങ്കിൽ ഇവിടെ ഉപദേശിക്കുന്നതിന് ദോഷമില്ല. ക്ഷത്രിയന് വിദ്യ ഉപദേശിക്കാം. ശൂദ്രനാണെങ്കിലോ ഉപദേശിക്കാൻ പാടില്ല. അതുകൊണ്ട് ജ്ഞാനശ്രുതി ശൂദ്രനല്ല. അപ്പോൾ ഇവിടെ ദുഃഖമുള്ളത് കൊണ്ട് ആണ് ശൂദ്രനെന്ന് വിളിച്ചത് എന്ന് പറഞ്ഞിട്ട്, എന്നാൽ ദുഃഖമുണ്ടെങ്കിൽ ഒരാളെ ശൂദ്രൻ എന്ന് കരുതിക്കൂടെ? ആ പക്ഷത്തെ നിരാകരിക്കുന്ന എന്തുകൊണ്ടാണ്? അതിൽ അപകടമുണ്ട്. കാരണം ദുഃഖമില്ലാത്ത മനുഷ്യരില്ല. ദുഃഖമുള്ളവനാണ് ശൂദ്രനെന്ന് വന്നു കഴിഞ്ഞാൽ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും എല്ലാം ദുഃഖമുണ്ടാവും. അപ്പോൾ ദുഃഖമുണ്ടാകുമ്പോഴെല്ലാം അവരെ ശൂദ്രനെന്ന് വിളിക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആർക്കും തന്നെ സ്ഥിരമായിട്ടൊരു ജാതി പറയാൻ പറ്റത്തില്ല. ബ്രാഹ്മണൻ എന്ന് പറയുന്നവൻ എപ്പോഴാണ് ദുഃഖം വരുന്നത്? അവൻ ശൂദ്രനായി. അപ്പോൾ ബ്രാഹ്മണന് അവകാശപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടെ നിഷേധിക്കും അവന് ദുഃഖം വന്ന് ശൂദ്രനാകുമ്പോൾ. ക്ഷത്രിയനും അതുപോലെ തന്നെ അവകാശപ്പെട്ട കാര്യങ്ങളെല്ലാം നിഷേധിക്കും, വൈശ്യനും നിഷേധിക്കും. അതുകൊണ്ട് ദുഃഖമുള്ളത് കൊണ്ട് ഒരാളെ ശൂദ്രനെന്ന് സംബോധന ചെയ്യാം അത്രമാത്രം. പക്ഷെ അയാൾ ഒരിക്കലും ശൂദ്രനാകുന്നില്ല. എന്നുവെച്ചാൽ ആ ഗുണം അനുസരിച്ച് ഒരിക്കലും ഒരാളെ ജാതി തീരുമാനിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിലാണ് ഭാഷകാരൻ ഇവിടെ ഉറച്ചു നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംബോധന ചെയ്തു എന്ന് വിചാരിച്ച് അയാളുടെ ജാതി മാറുന്നില്ല. അതുകൊണ്ട് ജ്ഞാനശ്രുതി ജാത്യ ക്ഷത്രിയൻ തന്നെയാണ് ശൂദ്രനുണ്ടായിരുന്നത്. പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്? ഒരു കാര്യം, ഈ ഭാഷയത്തിലുള്ള ഒരു പോരായ്മ, ജ്ഞാനശ്രുതി ദുഃഖത്തോടുകൂടി അവിടെ ചെന്നു എന്നുള്ളതിന് ഒരു തെളിവുമുണ്ട്. ഇപ്പൊ ജ്ഞാനശ്രുതിയുടെ ഉള്ളിൽ ദുഃഖമുണ്ടായിരുന്നെങ്കിൽ, ഒരാളുടെ ഉള്ളിൽ ദുഃഖമുണ്ടായിരുന്നാൽ മുഖത്തത് പ്രതിഫലിക്കും. അപ്പൊ ദുഃഖമുള്ള ആരെയും കണ്ടാൽ തിരിച്ചറിയും. പക്ഷെ ഇവിടെ അത് പറയുന്നില്ല, ദുഃഖത്തോടുകൂടി ചെന്നു എന്ന് പറയുന്നില്ല. പിന്നെയോ, ജ്ഞാനശ്രുതിയുടെ ഉള്ളിൽ ദുഃഖമുണ്ടായിരുന്നു, ആ ദുഃഖത്തെ തന്റെ പരോക്ഷമായ വിഷയങ്ങളെ അറിയുന്നതിനുള്ള കഴിവ് സിദ്ധി കൊണ്ടിരിക്കൻ അറിഞ്ഞു എന്നാണ്. ശ്രുതി പറയുന്ന കാര്യമില്ല, ഭാഷകാരൻ ഇവിടെ കൂട്ടിച്ചേർത്താണ്. അങ്ങനെ ഒരു കാര്യം ശ്രുതി പറയുന്നില്ല. പിന്നെ ജ്ഞാനശ്രുതി ചെന്നതെങ്ങനെ? ജിജ്ഞാസയോടുകൂടിയാണ്, അറിയുന്നതിനുള്ള ആഗ്രഹത്തോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ദുഃഖം അവിടെ പ്രകടിപ്പിച്ചിട്ടില്ല. പിന്നെ ഒരാളുടെ ഉള്ളിൽ ദുഃഖമുണ്ടെങ്കിൽ അത് മുഖത്ത് പ്രതിഫലിക്കും, കണ്ടാത്ത ചെറിയ. അങ്ങനെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ എന്താണ്, ഗമ്യതയെ അങ്ങനെ അറിയുന്നു വ്യക്തമായിട്ട്. ജ്ഞാനശ്രീയുടെ ഉള്ളിൽ ദുഃഖമുണ്ട് എന്നുള്ള കാര്യം, കാരണം അങ്ങനെ ദുഃഖമുണ്ടെങ്കിൽ ഇത്രയും 600 പശുക്കളും രഥവും എല്ലാമായിട്ട് ഒരു വിദ്യയെ ഗ്രഹിക്കുന്നതിനുള്ള ഇത്രയും ഇതോടുകൂടി ചെല്ലുന്ന ഒരാള് അത് കരഞ്ഞുകൊണ്ടല്ല ചെല്ലുന്നത്. അവിടെ ചെന്ന് ആവശ്യപ്പെടുകയാണ്, ഞാനിത് ഇത്രയായിട്ട് വന്നിരിക്കുന്നു, എനിക്ക് വിദ്യ ഉപദേശിക്കും. അപ്പൊ ദുഃഖം ഉണ്ട് എന്നുള്ളതിന് ബാഹ്യമായ ഒരു സൂചനയില്ല. പക്ഷെ എന്നിട്ടും ദുഃഖം കൊണ്ട് ശൂദ്രനായി എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ജ്ഞാനശ്രുതിയുടെ ഉള്ളിൽ ദുഃഖമുണ്ടായിരുന്നു എന്ന് രൈക്കൻ തന്റെ സിദ്ധിയിലൂടെ അറിഞ്ഞു എന്ന് പറയുന്നത് ദുർവ്യാഖ്യാനമാണ്. അങ്ങനെ ഒരു കാര്യം വ്യാഖ്യാനിക്കുന്നതിനുള്ള യാതൊന്നും ശ്രുതിയിലില്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരന്റെ വ്യാഖ്യാനം അനുസരിച്ച് ഇവിടെ സൂത്രത്തെ നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറയും. സൂത്രത്തിന്റെ നിർമ്മാതാവും ഭാഷ്യകാരനും ഒന്ന് തന്നെ. അത് ഇതേ രീതിയിൽ തന്നെയാണ് ചാന്ദോഗ്യത്തിൽ വ്യാഖ്യാനിച്ചത്, അവിടെ ദുഃഖമുണ്ടായി എന്നുള്ളത് സിദ്ധിയിലൂടെ അറിഞ്ഞു. അപ്പൊ ഇല്ലാത്ത ദുഃഖത്തെ അവിടെ ജ്ഞാനശ്രുതി ഉണ്ടെന്ന് കൽപ്പിച്ചു. അതനുസരിച്ച് ശ്രുതിയിൽ ദുർവ്യാഖ്യാനം ചെയ്തു. അങ്ങനെ ഭാഷ്യകാരനിൽ രണ്ട് കുറ്റങ്ങളാണുള്ളത്. പിന്നെ ഒരു ഗുരുവിന്റെ അടുത്ത് ഒരാള് വിദ്യയെ അത്യധികം ആഗ്രഹിച്ചാണ് പോകുന്നത്. അങ്ങനെ ആഗ്രഹിച്ചു പോകുമ്പോൾ വാസ്തവത്തിൽ അവിടെ ദുഃഖത്തിന് വേറെ സന്തോഷമായിരിക്കും. കാരണം അങ്ങനെ ഒരു ഗുരുവിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. ആ ഗുരുവിനെ പ്രാപിക്കുന്നതിന്റെ സന്തോഷമാണ് ഒരാളുടെ ഉള്ളിൽ വേണ്ടത്. വിദ്യാവ്യസനം എന്ന് പറയുന്ന ജിജ്ഞാസയാണ്. അല്ല, അവിടെ ദുഃഖത്തിന്റെ യാതൊരു സാധ്യതയും അവിടെ ഇല്ല. പക്ഷെ ഇല്ലാതിരുന്നിട്ടും ഇവിടെ അങ്ങനെ ദുഃഖത്തോടുകൂടി പോയി എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയായ കാര്യമല്ല. അങ്ങനെ ഭാഷ്യകാരം വ്യാഖ്യാനിച്ചുകൊണ്ട് സൂത്രത്തിന് വന്നു, ആ ദ്രവണ ദുഃഖത്തെ പ്രാപിച്ചവൻ. അപ്പൊ ശൂദ്ര ശബ്ദത്തിന് ദുഃഖമുള്ളവനെന്നുള്ള വ്യാഖ്യാനിക്കുന്നത് വ്യാകരണ നിയമം അനുസരിച്ചും ശരിയല്ല, വ്യുത്പത്തിയും ശരിയല്ല. അതുകൊണ്ടാണ് മൂന്ന് തരത്തിലിവിടെ വ്യുത്പത്തി പറയേണ്ടി വന്നത്. അങ്ങനെ പറഞ്ഞാൽ തന്നെ എന്താണ്, രണ്ട് ധാതുക്കളിൽ നിന്ന് ഒരു രൂപത്തെ ഉണ്ടാക്കുന്നു, അതും വളരെ കുഴപ്പം പിടിച്ചാണ്. എന്നാലും അതങ്ങനെ മനഃപൂർവ്വം വ്യാഖ്യാനിച്ചത് ഇവിടെ ജ്ഞാനശ്രുതിയെ ജന്മനാൽ ശൂദ്രകുലത്തിൽ പിറന്ന ജ്ഞാനശ്രുതിയെ, ശൂദ്ര രാജാവായ ജ്ഞാനശ്രുതിയെ ക്ഷത്രിയനാക്കാൻ വേണ്ടി, എന്തിനു വേണ്ടി, ശൂദ്രന്മാർക്ക് വിദ്യയെ നിഷേധിക്കാൻ വേണ്ടി, ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് വ്യാഖ്യാനിക്കുന്ന മനസ്സിലാക്കാമെന്നുള്ള എന്താണ്, ഇങ്ങനെ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ശൂദ്രന് വിദ്യാ അധികാരം ഉണ്ടെന്ന് മറ്റുള്ളവർ ധരിക്കും, സ്വാഭാവികമായും ധരിക്കും. ശൂദ്രൻ എന്ന് വിളിച്ചിട്ട് വിദ്യ ഉപദേശിക്കുന്നു. അത് മാത്രമല്ല, ഒരു ഋഷിയുടെ അടുത്ത് പഴയ കാലത്ത് ഒരു രാജാവ് ചെല്ലുമ്പോൾ അന്നത്തെ നടപ്പനുസരിച്ച് ഋഷിയെ രാജാവ് ബഹുമാനിച്ചിരുന്നു, രാജാക്കന്മാരെ ഋഷിമാരും ബഹുമാനിച്ചിരുന്നു. ഇതായിരുന്നു അന്നത്തെ രീതി. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ശൂദ്രൻ എന്ന് ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ച് ശൂദ്രൻ എന്ന് പറയുന്നത് ഏറ്റവും അധമമായ ഒരുതിനാണ്, നീചനാണ്. അങ്ങനെ പ്രതിയിൽ ഒരു കാരണവും കൂടാതെ കണ്ടുടനെ തന്നെ ഒരു രാജാവിനെ ഒരു ഋഷി ശൂദ്രൻ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുക, ആ ശബ്ദം പ്രയോഗിക്കുക ക്ഷത്രിയനായ രാജാവിന്, അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമേ അല്ല, അസംഭവമായ കാര്യമാണ്. ഒരാൾ തന്റെ അടുത്ത് വിദ്യ സ്വീകരിക്കാൻ വരുമ്പോൾ അയാൾ അങ്ങനെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു ഋഷിയിൽ നിന്ന് സംഭവിക്കുന്നതാണ്. അത് മാത്രമല്ല, അടുത്ത് അയാളുടെ മകളെ തന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുണ്ട്, അത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരാളിനെ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെ ഒരാളെ ആക്ഷേപിക്കുന്ന ശൂദ്ര എന്ന് വിളിച്ചിട്ട്? കാരണം ഭാഷകാരൻ കൂടെ ഒരു കാര്യം സമർത്ഥിക്കുന്നുണ്ടെന്നാണ്, ജാതിശൂദ്രൻ എന്ന് പറയുന്നത് നീചനാണ്. അപ്പൊ നീചന്മാരിൽ പ്രയോഗിക്കുന്ന ഒരു ശബ്ദം ഒരു ഋഷി ക്ഷത്രിയനായ ഒരു രാജാവിൽ എങ്ങനെ പ്രയോഗിക്കും? അതെന്തെങ്കിലും ഒരു കാരണം വേണ്ട, ഇവിടെ ഒരു കാരണവുമില്ല. ഇനി ഇയാൾ ദുഃഖത്തോടുകൂടിയാണ് വന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ചോദിക്കും, നിനക്ക് എന്താ ഇത്ര സങ്കടം എന്നേ ചോദിക്കത്തുള്ളൂ. പിന്നെ ഒരു ഗുരുവിന്റെ അടുത്തൊരാള് ദുഃഖത്തോടുകൂടി ചെല്ലുമ്പോൾ മുൻപരിചയമൊന്നുമില്ല, ചെല്ലുമ്പോൾ അയാളെ ചീത്ത വാക്കുകൾ പറഞ്ഞ് അധിക്ഷേപിക്കുക, അത് എന്താ ദുഃഖം, അതിന്റെ കാരണം എന്തെന്ന് ചോദിക്കും. പ്രത്യേകിച്ച് ചെല്ലുന്ന ഒരു ഋഷിയുടെ അടുത്താണ്. അപ്പൊ നീ എന്തുകൊണ്ട് ദുഃഖിച്ചിരിക്കുന്നു എന്ന് ചോദിക്കും. ഇനി ജ്ഞാനശ്രുതി ക്ഷത്രിയനാണെങ്കിൽ, ജ്ഞാനശ്രുതിയെ ശൂദ്രൻ എന്ന് വിളിച്ചപ്പോ അന്നത്തെ വ്യവസ്ഥിതി അനുസരിച്ച് ക്ഷത്രിയനായ ഒരാളെ ശൂദ്രൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓ ഇദ്ദേഹത്തിന് തെറ്റിപ്പോയതാണ്, അതുകൊണ്ട് ഞാൻ ശൂദ്രനല്ല ഞാൻ ക്ഷത്രിയനാണെന്നുടൻ മറുപടി പറയും, കേട്ടിട്ടും മിണ്ടാതെ പോകത്തില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു, ഒന്നും മിണ്ടാതെ തിരിച്ചു പോവുകയായി. ശൂദ്രൻ എന്ന് വിളിച്ചപ്പോൾ അതിനെ നിഷേധിക്കുന്നില്ല. അപ്പൊ ജ്ഞാനശ്രുതിക്കറിയാം ഞാൻ ശൂദ്രൻ തന്നെയാണ്, അതുകൊണ്ടാണ് എന്നെ ശൂദ്രൻ എന്ന് വിളിച്ചത്. അല്ല ക്ഷത്രിയനായിരുന്നെങ്കിൽ ഒരിക്കലും ക്ഷത്രിയൻ അത് അംഗീകരിക്കത്തില്ല. ശുദ്ധനെന്ന് വിളിച്ചാൽ ഞാൻ ശുദ്ധനല്ല, ഞാൻ ക്ഷത്രിയനാണെന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ശ്രുതി ശൂദ്രൻ തന്നെയാണ്. പക്ഷേ അത് ശുദ്ധനാണ് എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ നിന്ന് ആർക്കും മനസ്സിലാവുന്നുള്ള കാര്യമാണ്. അത് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ശൂദ്രന് വേദത്തിന് അധികാരമുണ്ടെന്ന് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശൂദ്രനായ ജ്ഞാനശ്രുതിയെ വ്യാഖ്യാനിച്ച് ക്ഷത്രിയനാക്കുകയാണ്. അത് ദുർവ്യാഖ്യാനമാണ്. ശൂദ്രന് വിദ്യ നിഷേധിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ്. അല്ല ഇത് പിന്നെ വേറെ തരത്തിന് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അബദ്ധം പറ്റിയതാണെന്നൊന്നും പറയാൻ പറ്റില്ല. അവയവാർത്ഥ സംഭവ രൂഢ്യർത്ഥ സംഭവം പറയുന്ന ശൂദ്ര ശബ്ദത്തിന് രൂഢ്യർത്ഥം സ്വീകരിക്കാൻ പാടില്ല, അവയവാർത്ഥ സ്വീകരിക്കും. എന്ന് വെച്ചാൽ രൂഢ്യർത്ഥം എന്ന് വെച്ചാൽ ശൂദ്ര വർണ്ണത്തിൽപ്പെട്ടവർ, അവയവാർത്ഥം എന്ന് വെച്ചാൽ ദുഃഖമുള്ളവർ. വാസ്തവത്തിൽ ഇവിടെ രൂഢ്യർത്ഥം ആണ് യോജിക്കേണ്ടത്. കാരണം ബാക്കി എല്ലാ സ്ഥലത്തും ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്ന് പറയുന്നത് ജന്മന ആണെന്ന് അംഗീകരിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം എന്ത് വരും? അത് രൂഢ്യർത്ഥമാണ്. അപ്പോ ബ്രാഹ്മണാദികൾ ജന്മന ആണെന്ന് പറയുകയും അതിന് അവയവ അർത്ഥം ഉണ്ടെന്ന് പറയുകയും ചെയ്യുമ്പോഴത്തേക്ക് ഇത് പരസ്പര വിരുദ്ധമായ കാര്യമാണ്. ഒന്നുകിൽ അവയവാർത്ഥത്തെ സ്വീകരിക്കുന്നു, അവയവാർത്ഥം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനമുള്ളവൻ അവയവാർത്ഥത്തെ സ്വീകരിച്ചു. അപ്പോൾ അത് ജന്മം കൊണ്ടല്ല. അല്ല, ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു വർഗമാണ്, ഒരു വിഭാഗമാണ്. എന്നൊരു രൂഢ്യർത്ഥമായി, രൂഢ്യർത്ഥത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ജന്മം കൊണ്ടാണെന്ന് പറയേണ്ടി വരും. അവയവാർത്ഥത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണാദികൾ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് പറയേണ്ടി വരും. ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? അവയവാർത്ഥ സ്വീകരിക്കുകയും ഗുണകർമ്മങ്ങൾക്കനുസരിച്ചല്ല എന്ന് പറയുകയും ചെയ്യുന്നു. അതാണ് അവയവാർത്ഥ സംഭവം. ഇവിടെ അവയവാർത്ഥത്തെ സ്വീകരിക്കാം, കൊണ്ട് ശൂദ്ര ശബ്ദത്തിന് ദുഃഖമുള്ളവനെന്നുള്ള അർത്ഥമേ എടുക്കാൻ പാടുള്ളൂ. ഇവിടെ ജ്ഞാനശ്രുതി ശൂദ്രനല്ല ക്ഷത്രിയനാണ്, രൂഢ്യർത്ഥം അസംഭവമാണ്, ഇവിടെ സംഭവമല്ല എന്ന് പറയും. അപ്പോ ജ്ഞാനശ്രുതിയെ ക്ഷത്രിയനാക്കുന്നതിന് വേണ്ടി, ക്ഷത്രിയനായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ പലതരത്തിലുള്ള കൃത്രിമവും ഈ ഭാഷ്യത്തിൽ ചെയ്തിരിക്കുകയാണ്. ദൃശ്യതേജായ അർത്ഥവും അസ്യാം ആഖ്യായികായ, ഈ അർത്ഥം ഈ ആഖ്യായികയിൽ എവിടെ ഛാന്ദോഗ്യത്തിൽ ഇങ്ങനെ ഒരർത്ഥം കാണുന്നു എന്ന് വെച്ചാൽ വ്യാഖ്യാനിക്കുന്നു എന്നർത്ഥം. താൻ വ്യാഖ്യാനിച്ചിരിക്കുന്നു ശൂദ്രനായ ജ്ഞാനശ്രുതിയെ വ്യാഖ്യാനിച്ച് ക്ഷത്രിയനാക്കി. ഇത് ഏറ്റവും വലിയ അപരാധമാണ്, ശൂദ്രവർഗത്തോട് ചെയ്ത അപരാധം. ഇതിന് യാതൊരു തരത്തിലും ഇത് മാപ്പർഹിക്കുന്ന ഒരു കുറ്റമല്ല. ഇനി അടുത്ത സൂത്രം, ക്ഷത്രിയത്വ അവഗതേച്ച ഉത്തരത്ര ചൈത്രരഥേന ലിംഗ. ഈ സൂത്രത്തിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് വ്യാഖ്യാനങ്ങളുടെ ചരിത്രത്തിൽ എന്തെല്ലാം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒന്നും ചരിത്രത്തിൽ ഇത്രയും നിറകെട്ട ഒരു വ്യാഖ്യാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിലൊരു വ്യാഖ്യാനം ആണ് ഇവിടെ. എന്തിനു വേണ്ടി? ജ്ഞാനശ്രുതിയെ ശുദ്ധനായ ജ്ഞാനശ്രുതിയെ ക്ഷത്രിയനാകും. വളരെ ഈ വ്യാഖ്യാനത്തിലൂടെ വ്യാഖ്യാനം എഴുതിയാൽ അങ്ങേയറ്റം പരിഹാസ്യനായി തീർന്നിരിക്കുകയാണ്, അപഹാസ്യനായി തീർന്നിരിക്കുകയാണ്. ആരെഴുതിയാൽ? കാരണം ഇത് മാധ്വാചാര്യ മാധ്വ ഭാഷയത്തിൽ ഇവിടെ ഭാഷ്യകാരന്റെ വ്യാഖ്യാനത്തെ സ്വീകരിച്ചിട്ടില്ല. കാരണം എല്ലാവരും ഒരു കാര്യത്തിൽ യോജിപ്പുണ്ട്, എല്ലാവർക്കും ഈ ശൂദ്രൻ എന്ന് പറയുന്ന ഒരാള് വേണം. എന്തിന്? പാദസേവയ്ക്ക്. ശൂദ്രനല്ലെങ്കിൽ പാദസേവ നടക്കത്തില്ല. അതുകൊണ്ട് ശൂദ്രന് വേദാധ്യയനം പാടില്ല എന്നുള്ളതാണ് ഈ ആചാര്യന്മാരുടെ എല്ലാവരുടെയും അഭിപ്രായം. എന്നാലും അതിനുവേണ്ടി ഇത്രയൊക്കെ ഒരു ദുർവ്യാഖ്യാനം നടത്താമോ എന്ന് ചിന്തിച്ചിട്ട് മാധ്വാചാര്യർ ഈ ഭാഷ്യത്തെ സ്വീകരിച്ചിട്ടില്ല. കുറഞ്ഞ പക്ഷം ശരി, ശൂദ്രന് വേദാധികാരത്തെ നിഷേധിക്കണം, ശരി, അതിനുവേണ്ടി ഇത്രയും തരംതാണോ ഒരു വ്യാഖ്യാനം പാടണ്ടോ എന്നാണ് മാധവൻ ചിന്തിച്ചത്. ഇവിടെ പറയുന്ന എന്താണ്? ഇതസ്ഥന ജാതിശൂദ്രോ ജ്ഞാനശ്രുതി. ജ്ഞാനശ്രുതി ജാതിശൂദ്രനല്ല എന്ന് വെച്ചാൽ ജന്മനാശൂദ്രൻ അല്ല, ക്ഷത്രിയനാണ് എന്നാണ്. ആ ജാതിശൂദ്രൻ എന്നുള്ള പ്രയോഗം ശ്രദ്ധിക്കും. ജാതിശൂദ്രൻ എന്ന് വെച്ചാൽ ജന്മനായാണ് ജാതി അല്ലെങ്കിൽ വർണ്ണം. ചിലർ പറയും വർണ്ണം വേറെയാണ്, ജാതി വേറെയാണ്, ഇങ്ങനെയൊക്കെ ചിലർ വ്യാഖ്യാനിക്കും. അതിലൊന്നും ഒരു കാര്യവുമില്ല. ഇവിടെ വർണ്ണവും ജാതിയൊക്കെ ഒന്നായിട്ട് തന്നെ ഭാഷകാരൻ പറയും, വ്യത്യാസമൊന്നുമില്ല. എന്നുവെച്ചാൽ പഴയകാലത്ത് ഇങ്ങനെ ഒരു വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്നതൊക്കെ വളരെ കേമമായിരുന്നു. ജാതി വ്യവസ്ഥയിലാണ് ദോഷമുണ്ടായത്. അതുകൊണ്ട് വർണ്ണവ്യവസ്ഥയെ ന്യായീകരിക്കണം, ജാതി വ്യവസ്ഥയെ നിരാകരിക്കണം, ഇങ്ങനെയെല്ലാം പറഞ്ഞ് വ്യാഖ്യാന അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്, കസരത്തുകൾ. അവർ പറയും ചെയ്യുന്നു, ശങ്കരാചാര്യർ വർണ്ണത്തെ, അങ്ങനെ വർണ്ണം എന്ന് വെച്ചാൽ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച്, ജാതി എന്ന് പറയുന്നത് ജന്മം. അതിന് ശങ്കരാചാര്യർ അംഗീകരിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ ശങ്കരാചാര്യരെ ന്യായീകരിക്കുന്ന വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ട്. നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള വ്യാഖ്യാനം നടത്തുന്ന മുഴുവൻ ശൂദ്രന്മാരാണ്. അതാണ് ഇതിലൊരു വിരോധാഭാസം. ഈ ഭാഷ്യകാരനെ ന്യായീകരിക്കാൻ കൂടുതൽ ഇത്തരം വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുള്ള മുഴുവൻ ശൂദ്രന്മാരാണ്. കുറെ ശൂദ്രസ്വാമിമാരും, കൂടുതലും ശൂദ്രസ്വാമിമാരാണ്. അങ്ങനെയുണ്ട്, ഈ ശൂദ്രന്മാർ സ്വാമിമാരായിക്കഴിഞ്ഞാൽ അവൻ ശൂദ്രം ബ്രാഹ്മണനെക്കാളും വലിയ ബ്രാഹ്മണ്യം കാണിക്കും അവിടെ. കാരണം ബ്രാഹ്മണന്റെ ഇടയിൽ അംഗീകാരം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണനില്ലാത്ത ബ്രാഹ്മണ്യ ശൂദ്രം കാണിക്കും. അതുകൊണ്ട് ഇല്ലാത്ത വ്യാഖ്യാനങ്ങളെല്ലാം കൂടുതലും എഴുതി പിടിപ്പിച്ചത് ഈ ശൂദ്രന്മാരാണ്, ശൂദ്രസ്വാമിമാരാണ്. അവർ പറയും ഇത് ജാതി വേറെയാണ്, വർണ്ണം വേറെയാണ്. ഭാഷകാരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട് ജ്ഞാനശ്രുതി എന്ന ജാതിശൂദ്ര. അവിടെ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ ഒരു കാലത്ത് വർണ്ണമെന്ന് പറഞ്ഞിരുന്നു, പിന്നെ ജാതി എന്ന് പറഞ്ഞു, പിന്നെ ഇതിലൊരുപാട് വർണ്ണ, നാല് വർണ്ണങ്ങൾക്കും പുറമെ ഒരുപാട് ജാതികളുണ്ടായി. സങ്കര വർണ്ണസങ്കരമെന്ന് പറയുന്നില്ലേ ഗീതയിൽ തന്നെ, നാനാ ജാതികളുണ്ടായി. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ അങ്ങനെയൊക്കെ ജീവിച്ചിരുത്. അതിനെ നിഷേധിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നും അതിനിടയ്ക്ക് ചിലർക്ക് അഭിപ്രായം ഉണ്ടായി എന്നാണ്, ഇത് ശരിയല്ല. അതങ്ങനെ ഈ സമൂഹത്തിന്റെ പരിണാമത്തിൽ അങ്ങനെ പല ആശയങ്ങളും വന്നു. ഗുണകർമ്മങ്ങൾ അനുസരിച്ച് വേണം വർണ്ണത്തെ കണക്കാക്കാൻ, അല്ലെങ്കിൽ ജാതിയെ കാണിക്കാൻ. അന്നത്തെ പുരോഗമനപരമായ ആശയങ്ങൾ അതാണ് ഗീതയിലും മറ്റും കാണുന്നത്. കുറച്ചുപേരൊക്കെ അതിനെ സ്വീകരിച്ച്, കുറച്ചുപേരെ അതിനെ തള്ളിക്കളഞ്ഞു. ഇതൊക്കെ ചരിത്രത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. അതിനെയൊക്കെ വ്യാഖ്യാനിച്ച് വഷളാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അതിൽ ഇവിടെ എന്താണ്, ശൂദ്രന് വേദാധികാരം പാടില്ല, അതുകൊണ്ട് ജ്ഞാനശ്രുതിയെ ക്ഷത്രിയനാക്കിയേ പറ്റും. അതിന് ഇതുമായിട്ട്, ഈ സന്ദർഭമായിട്ട് ഒരു കുലബന്ധം പോലും ഇല്ലാത്ത വ്യാഖ്യാനം പോലും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ആരും ചിരിച്ചു പോകുന്ന വ്യാഖ്യാനമാണിത്. ഒന്നാമത്തെ സൂത്രം പിന്നെ സഹിക്കാം, ഇത് സഹിക്കാൻ പറ്റത്തില്ല. എന്താണ്? യത് കാരണം പ്രകരണ നിരൂപണേന ക്ഷത്രിയത്വം അസ്യ ഉത്തരത്ര ചൈത്രരഥേന അഭിപ്രധാരണ ക്ഷത്രിയേന സ്വംവിവ്യഹാരാത് ലിംഗാദ് ഗമ്യതേ. എന്തുകൊണ്ട് എത്താറില്ല, എന്തുകൊണ്ടാണ് ജ്ഞാനശ്രുതിയെ ക്ഷത്രിയനാക്കുന്നത്? പ്രകരണ നിരൂപണം, ഈ പ്രകരണത്തെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യണമെന്ന്. കാരണം ഇത് വന്നിരിക്കുന്നത് സമ്പർക്കവിദ്യയാണ്. ഈ സമ്പർക്കവിദ്യ എന്ന് പറയുന്നത് ജ്ഞാനശ്രുതി ഉപാഖ്യാനത്തോടുകൂടി തീർന്നു. അത് കഴിഞ്ഞ് അടുത്തൊരു ഭാഗം വരുന്നുണ്ട്. അവിടെ സമ്പർക്കത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. ഛന്ദോവിപനിഷത്തെടുത്ത് നോക്കുക. എന്നാൽ ഈ പ്രകരണത്തെ ഒന്ന് വിചാരം ചെയ്യുമ്പോൾ ക്ഷത്രിയത്വം, ജ്ഞാനശ്രുതിക്ക് ക്ഷത്രിയത്വം ഉണ്ട്. അസ്യ ആണ് ക്ഷത്രിയത്വ വിദേഹ ഉത്തരത്ര. ഇനി അടുത്തു വരുന്ന ഭാഗത്ത് ചൈത്രരഥേന അഭിപ്രതാരണ ക്ഷത്രിയേന. അടുത്ത് അഭിപ്രതാരി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. ഭാഷകാരം പറയുന്നു അയാൾ ചൈത്രരഥനാണെന്നാണ്. ശ്രുതിയിൽ അത് പറയുന്നില്ല, അഭിപ്രതാരിയെ കുറിച്ച് പറയുന്നുണ്ട്. അയാൾ ചൈത്രരഥൻ എന്ന അയാളെ കുറിച്ച് പറയുന്നില്ല, അയാൾ ക്ഷത്രിയനാണെന്ന് പറയുന്നില്ല. ക്ഷത്രിയേന സംഭവിവ്യഹാര. തൊട്ടടുത്ത പ്രകരണത്തിൽ ഒരു ക്ഷത്രിയനായ ചൈത്രരഥനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഇവിടത്തെ ജ്ഞാനശ്രുതി ക്ഷത്രിയനാണ് എന്നാണ്. ഇതാണ് ഈ പറയുന്നതിന്റെ താല്പര്യം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തു വരുന്ന ഒരു പ്രകരണത്തിൽ ക്ഷത്രിയനായ ഒരു ചൈത്രരഥനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുകൊണ്ട് ഇവിടത്തെ ജ്ഞാനശ്രുതി ക്ഷത്രിയനാണെന്നാണ്. അടുത്തൊരു പ്രകരണത്തിൽ ചൈത്രരഥനെ കുറിച്ച് പറയുന്നില്ല, ചൈത്രരഥനായ ക്ഷത്രിയനെ കുറിച്ചും പറയുന്നില്ല. അങ്ങനെ പറയാതിരിക്കെ അടുത്ത പ്രകരണത്തിൽ ചൈത്രരഥനായ ക്ഷത്രിയനെ കുറിച്ച് പറയുന്നു എന്നിവിടെ എഴുതി വച്ചിരിക്കുന്നത് പച്ചക്കള്ളമാണ്. അങ്ങനൊരു സംഭവമേ അടുത്തില്ല, ഇല്ലാത്ത കാര്യം എഴുതിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെ അത് എഴുതി, അതാണ് അടുത്ത് ചെയ്തിരിക്കുന്നത്. ഉത്തരത്ര ഈ സമ്പർക്കവിദ്യാവാക്യശേഷം, സമ്പർക്കവിദ്യയുടെ വാക്യശേഷം എന്നാണ് പറയുന്നത്. അടുത്ത് അഥ എന്ന് പറഞ്ഞ് പുതിയൊരു പ്രകരണം ആരംഭിക്കുകയാണ്. സമ്പർക്കവിദ്യയുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല, എന്നാലും അതിനൊരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത് ഇതിന്റെ വാക്യശേഷമാണെന്ന് പറഞ്ഞു. ഇവിടെ മുതൽ കള്ളത്തരം തുടങ്ങുകയാണ്. ചൈത്രരഥി അഭിപ്രതാരി ക്ഷത്രിയ സങ്കീർത്തത പറയുന്നു. അടുത്ത പ്രകരണത്തിൽ ചൈത്രരഥി എന്ന് പറയുന്ന അഭിപ്രതാരി ക്ഷത്രിയനാണെന്ന് കീർത്തിക്കുന്നു എന്നാണ്. ഭയങ്കരമായിട്ട് അവിടെ ഒരു കീർത്തനവുമില്ല. അവിടെ ചൈത്രരഥിയെ കുറിച്ച് പറയുന്നില്ല, ക്ഷത്രിയനെ കുറിച്ചും പറയുന്നില്ല. പറയാത്ത കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം തൊലിക്കെട്ടി ആവശ്യമാണ്. അതാണ് അടുത്ത് പറയുന്നത്. എന്താണ് അധഃ ശൗനകം ച കാപേയം അഭിപ്രതാരണം ച കക്ഷസേനിം പരിവിഷ്യമാണ് ബ്രഹ്മചാരി വിഭിക്ഷേ. അധഃ എന്ന് പറയുന്ന അടുത്ത ഒരു പ്രകരണം ആരംഭിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. അവിടെയും പ്രാണനെ കുറിച്ച് പറയുന്നു എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ സമ്പർക്കം എന്ന് പറയുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നില്ല. ഇവിടെ മറ്റൊരു ഉപാസനയെ കുറിച്ച് പറയുക, പ്രാണോപാസനയെ കുറിച്ച്. അത് കഴിഞ്ഞ് മറ്റൊരു വിഷയത്തെ കുറിച്ച് പറയുകയാണ്. ഇതിനൊന്നും, കാരണം ഉപാസനകൾ തുടരെയായിട്ട് ഓരോരോ ഉപാസനകളെ കുറിച്ച് പറയും. ഇതിന് അധ എന്ന് പറഞ്ഞ് ആരംഭിക്കുകയാണ് അടുത്ത ഭാഗം. അവിടെ പറയുന്ന എന്താണ്, രണ്ടുപേരെ കുറിച്ച് പറയുന്നു. ശൗനകഞ്ച കാപേയം. കാപേയ എന്ന് പറയുന്നത് പറയാം എന്താണ്, കപിയുടെ ഗോത്രത്തിൽപ്പെട്ടവർ, ഒരു പ്രത്യേക ഗോത്രത്തിൽപ്പെട്ടവർ കാപേയന്മാരെന്ന് പറയും. അയാളുടെ പേരെന്താണ്, ശൗനകൻ. ശൗനകൻ എന്ന പേരുള്ളവൻ കാപേയ ഗോത്രത്തിൽപ്പെട്ടവനും കാക്ഷസേനും അഭിപ്രതാരണം. കക്ഷസേനന്റെ വംശയിൽപ്പെട്ട അഭിപ്രതാരിയും രണ്ടുപേരാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ പറയുന്ന ചൈത്രരഥി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇവിടെ വരുന്നില്ല. ഇനി ആ ചൈത്രരഥി ക്ഷത്രിയനാണെന്നുള്ള ഒരു കാര്യം ഇവിടെ വരുന്നില്ല. ക്ഷത്രിയത്തെ സംബന്ധിച്ച ഒരു കാര്യം ഇവിടെ ഇല്ല. ഇവിടെ ഇത്രയും പറയുന്നു, ശൗനകൻ എന്ന് പറയുന്ന ഒരുവനും അഭിപ്രദാരി എന്ന് പറയുന്ന രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നു. പരിവിഷ്യമാണോ അവർക്ക്? ഒരാൾ ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയാണ്. ഈ രണ്ടുപേരിൽ ശൗനകൻ ബ്രാഹ്മണനാണ്, അഭിപ്രദാരി ക്ഷത്രിയനാണെന്നുള്ളതിന് യാതൊരു സൂചനയും ഇവിടെയില്ല. രണ്ടുപേരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നു എന്നേ ശ്രുതി പറയുന്നുള്ളൂ. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മചാരി ബിഭിക്ഷ, ഒരു ബ്രഹ്മചാരി വന്നിട്ട് ഭിക്ഷ യാചിച്ചു. അപ്പൊ ആദ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞു, പിന്നീട് കൊടുത്തു. അതാണ് തുടർന്നുള്ള കഥ. അതുമായിട്ടൊന്നും ഇവിടെ ബന്ധമില്ല. ഇവിടെ ഈ ഒരൊറ്റ വാക്യത്തെ എടുത്തിട്ടാണ് ഈ സർക്കസ് എല്ലാം കാണിക്കുന്നത്. അവിടെ ശൗനകൻ കാപ്പയ്യൻ ഒരാളുടെ പേരാ പറയുന്നു. പഴയകാലത്ത് അങ്ങനെയുണ്ട്, ഒരാളെ പറയുമ്പോൾ അവരെ ഗോത്രം കൂടെ പറയും. കാക്ഷസേനി അഭിപ്രദാരി, അഭിപ്രദാരി എന്ന് പറയുന്നയാളുടെ പേരാണ്. ശൗനകൻ എന്ന് പറയുന്ന പേരാണ്. രണ്ടുപേര് ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇതാണ് ഇവിടുത്തെ വിഷയം. അതിൽ ഭാഷകാരം പറയുന്നത്, ഈ അഭിപ്രദാരി എന്ന് പറയുന്നത് ക്ഷത്രിയനും ശൗനകൻ എന്ന് പറയുന്നത് ബ്രാഹ്മണനുമാണെന്നാണ്. ഇതിനെന്താ തെളിവ്? ഇവിടെ ഒരു തെളിവുമില്ല. ഇവിടെ ശൗനകൻ എന്നേ പറയുന്നുള്ളൂ, കാപ്പയ്യനെന്നും പറയുന്നുണ്ട്. തെളിവ് പറയുന്നത് ഇത് ചാന്തോക്യത്തിലാണ്. ഇനി താണ്ഡ്യ ബ്രാഹ്മണത്തിൽ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ഉള്ള ഒരു തെളിവെന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ചിനോ CBIക്കോ ആർക്കും ഉണ്ടാക്കാൻ പറ്റാത്ത തെളിവാണ്. ഇങ്ങനെ ഒരു തെളിവ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ എത്ര നിരപരാധികൾ ഇവിടെ തൂക്കിക്കൊന്നിരിക്കും. ഒരു ബന്ധമില്ലാത്തൊരു തെളിവാണ്. വേറെ ഒരു സ്ഥലത്ത് താണ്ഡ്യ ബ്രാഹ്മണത്തിൽ പറഞ്ഞിരിക്കുന്നു, കാപ്പയ്യന്മാര് ചൈത്രരഥനെ കൊണ്ട് യാഗം ചെയ്യിപ്പിച്ചു. എന്ന് വെച്ചാൽ കാപ്പയ്യന്മാര് പുരോഹിതന്മാരാണ്. ഏതേനമൈ ചിത്രരഥം കാപ്പയ്യ അയാചേ. ഇത് വേറൊരു ഭാഗത്താണ്, ഈ ഇതുമായിട്ട് ബന്ധമൊന്നുമുണ്ട്. ചിത്രരഥൻ എന്ന് പറയുന്ന ഒരാളെ കാപ്പയ്യന്മാര് യാഗം ചെയ്യിച്ചു. എന്ന് വെച്ചാൽ ചിത്രരഥൻ എന്ന് പറയുന്ന ആള് യജമാനനും കാപ്പയ്യൻ പുരോഹിതനുമാണ്. വേറൊരു ഭാഗത്ത് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പോ യാഗം ചെയ്യിച്ച കാപ്പയ്യൻ ബ്രാഹ്മണനും ആ കാപ്പയ്യന്മാർ ചിത്രരഥൻ ക്ഷത്രിയനുമാണെന്ന് പറയുകയാണ്. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഒരു ചിത്രരഥനെ എന്ന് പറയുന്ന ഒരു ക്ഷത്രിയനെ കാപ്പയ്യന്മാര് യാഗം ചെയ്യിപ്പിച്ചു, പുരോഹിതന്മാരാണ്. അത് ഇതുമായിട്ട് എന്താ ബന്ധം? പറയുന്നു ഈ വാക്യത്തിൽ എന്താണോ, ഏതേന വൈ ചിത്രരഥം കാപ്പയ്യ അയാജയത് എന്നുള്ള അയാജയൻ എന്നുള്ള വാക്യം കൊണ്ട് ചിത്രരഥൻ എന്ന് പറയുന്ന ആള് ക്ഷത്രിയനാണെന്ന് മനസ്സിലാക്കാം. വേറെടുത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്. ശരിയായിക്കോട്ടെ, ചിത്രരഥൻ ക്ഷത്രിയനായിക്കോട്ടെ, ആയിക്കൊള്ളും, നിർബന്ധമൊന്നുമില്ല. പക്ഷെ തർക്കം അങ്ങനെ ആയിക്കോട്ടെ. അത് ഇതുമായിട്ട് എന്താ ബന്ധം? ശൗനകഞ്ച കാപേയം അഭിപ്രദാരണ കാക്ഷസേനി എന്ന് പറയുന്നതായിട്ട് എന്താ ബന്ധം? പറയുന്നു ഇവിടെ കാപേയ ശബ്ദം വന്നിട്ടുണ്ട്. ഇവിടെ ശൗനകഞ്ച കാപേയം എന്ന് പറയുന്നത് കാപേയ ശബ്ദം വന്നു. അപ്പൊ കാപേയൻ എന്ന് പറയുന്ന ആ ബ്രാഹ്മണ ഗോത്രത്തിൽപ്പെട്ട ഒരുവനെയാണ് ഇവിടെ ശൗനകൻ എന്ന് പറയുന്നത്. ശരിയായിക്കോട്ടെ, പരസ്പര ബന്ധം ഒന്നുമില്ലെങ്കിലും നമുക്ക് അങ്ങനെ അംഗീകരിക്കാം. ഇനി ചിത്രരഥനെന്ന് പറയുന്ന ക്ഷത്രിയൻ എവിടെ വന്നു? പറയുന്നു ഇവിടെ കാക്ഷസേനി അഭിപ്രദാരി എന്ന് പറയുന്നത് ആ ചിത്രരഥനാണ്, ക്ഷത്രിയനാണെന്നാണ്. അതെങ്ങനെ ശരിയോ? വേറെ ഏതോ ഒരു സ്ഥലത്ത് കാപേയൻ ചിത്രരഥനെ യാഗം ജയിച്ചു എന്ന് പറയുന്നു, ചിത്രരഥൻ ക്ഷത്രിയനെന്നും പറഞ്ഞിരിക്കുന്നു. ഇവിടെ എന്താണ്, ഒരു അഭിപ്രതാരിയും രാക്ഷസേനിയുമേ ഉള്ളൂ, അത് രണ്ടും ഒരാളാണ്. ഈ അഭിപ്രതാരി എന്ന് പറയുന്നത് ചിത്രരഥനാണെന്ന് എങ്ങനെ വരും? ഭാഷകാരൻ പറയുന്നു, ഈ അഭിപ്രതാരിയെ ചിത്രരഥനായി സ്വീകരിച്ചോളും. അതിന് ചിത്രരഥനാണെന്നുള്ളതിനൂടെ ഒരു അടയാളമില്ലല്ലോ. അത് മാത്രമേ ഇവിടെ തിരിച്ചു പറയുന്നുള്ളൂ, അയാൾ കക്ഷസേൻ എന്ന് പറയുന്ന ആളിന്റെ സന്താനമാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിലും ഇവിടത്തെ അഭിപ്രതാരി എന്ന് പറയുന്നത് അവിടെ പറഞ്ഞ ചിത്രരഥനാണെന്നാണ്, വേറെ ഏതോ ഒരു ഭാഗത്ത് പറഞ്ഞു. ആ ചിത്രരഥൻ ക്ഷത്രിയനായതുകൊണ്ട് ഇവിടത്തെ അഭിപ്രതാരിയും ക്ഷത്രിയനാണ് പറയുന്നത്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? ആർക്കും ഒരു ബന്ധവും കണ്ടെത്താൻ കഴിയുന്നില്ല. പറയുന്ന അതിനൊരു യുക്തിയുണ്ട്. കാരണം ഈ കാപേയ ഗോത്രത്തിൽപ്പെട്ടവരാണ് ചിത്രരഥനെ യാഗം ചെയ്യിപ്പിച്ചത്. അപ്പൊ ഇവിടെ കാപേയ ശബ്ദം വന്നതുകൊണ്ട് ഇവിടെ പറഞ്ഞ അഭിപ്രതാരി എന്ന് പറയുന്നത് ആ ചിത്രരഥൻ എന്ന് പറയുന്ന അവരുടെ വംശത്തിൽപ്പെട്ട ഏതോ ഒരാളായിരിക്കും. അതുകൊണ്ട് എന്താ ലാഭം? അതുകൊണ്ട് ഇവിടുത്തെ അഭിപ്രതാരി കക്ഷസേനന്റെ വംശത്തിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇയാൾ ആ ചിത്രരഥനാണ്. അതിനെന്താ തെളിവ്? കാപേയൻ എന്ന് പറഞ്ഞത് തന്നെ തെളിവ്. അതുകൊണ്ടെന്താ? അതുകൊണ്ട് ഇവിടത്തെ അഭിപ്രതാരി ക്ഷത്രിയനാണ്. ശരി, അതുകൊണ്ടെന്താ? ഇവിടെ ജ്ഞാനശ്രുതി ഉപാഖ്യാന കഴിഞ്ഞിട്ട് അടുത്തു വരുന്ന പ്രകരണത്തിൽ ഒരു ക്ഷത്രിയനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പൂർവത്തിലെ ജ്ഞാനശ്രുതിയും ക്ഷത്രിയനാണ്. ഇത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ തന്നെ പ്രയാസമാണ്. കാരണം ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്, പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ. ആൾക്കാർ ഉറക്കത്തിൽ സംസാരിക്കുന്ന പോലെയാണ് ഈ പറയുന്നത്. ഇന്ന് യാതൊരു ബന്ധമുള്ള കാര്യങ്ങളില്ല. ഇതെന്താ ഈ പറയുന്നതെന്ന് ഞാൻ പലവണ ആലോചിച്ചിട്ടായി പറയുന്നതന്നെ എനിക്ക് മനസ്സിലായത്. കാരണം ഇത് പരസ്പരം ബന്ധിപ്പിക്കാൻ ഒരു തെളിവുമില്ല. ഏതോ ഒരു ഭാഗത്ത് ചിത്രരഥനെ കാപേയന്മാർ യാഗം ചെയ്യിച്ചു എന്ന് പറയുന്നു, ശരിയായിക്കോട്ടെ പറയുന്നു. അതുകൊണ്ട് ഇവിടത്തെ അഭിപ്രതാരി ചിത്രരഥനാണെന്ന്. എന്തുകൊണ്ട്? ഇവിടെയും ഒരു കാപേയൻ വന്നിട്ടുണ്ട്. കാപേയന്മാർ വേറെ ആരും യാഗം ചെയ്യിക്കത്തില്ല, ചിത്രരഥനെ മാത്രമേ ചെയ്യിക്കത്തുള്ളൂ. അപ്പൊ ആ ചിത്രരഥൻ തന്നെ വിളിച്ചത്. അക്കാര്യം ഇവിടെ പറയുന്നില്ലല്ലോ. ഇവിടുത്തെ അഭിപ്രതാരി കാക്ഷസേനി എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ ചിത്രരഥനായി എടുക്കുക. ശരി, അതുകൊണ്ടെന്താ? ഇയാൾ ചിത്രരഥനായ എന്താ ഗുണം? ഇയാൾ ക്ഷത്രിയനാണ്. ശരി, എന്നാ ഇയാൾ ക്ഷത്രിയനായിക്കോട്ടെ. പരസ്പരം ബന്ധമില്ലെങ്കിലും ക്ഷത്രിയനായിട്ട് സ്വീകരിക്കുക. അതുകൊണ്ടെന്താ? ഇതിന്റെ മുമ്പിൽ പറഞ്ഞ ജ്ഞാനശ്രുതി തൊട്ടടുത്ത പ്രകടനത്തിൽ ഒരു ക്ഷത്രിയനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്, അയാളും ക്ഷത്രിയനാണ്. ഈ പറയുന്നതിന് എന്താ ബന്ധം? ഈ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും പരസ്പര ബന്ധമുണ്ടോ? ഒരു ബന്ധമുണ്ട്. അപ്പൊ കൃത്രിമത്വം എന്ന് പറയുന്ന ഇതാണ്. ഒരു ബന്ധമില്ലാത്തടത്ത് ബന്ധത്തെ ഉണ്ടാക്കിയെടുത്ത് കൊണ്ടുവന്നിട്ട് ജ്ഞാനശ്രുതി ഏതെങ്കിലും തരത്തിൽ ക്ഷത്രിയനാക്കിയിട്ട് ശൂദ്രന്റെ വിദ്യ നിഷേധിക്കും. ഇത് മനഃപൂർവ്വം ചെയ്തല്ല എന്നിങ്ങനെ പറയാൻ പറ്റും. അന്നത്തെ കാലത്തിൽ അങ്ങനെയൊക്കെ ചെയ്തു എന്നൊരു സമാനം പറയാനും പറ്റില്ല. ഇത് ആർക്കും മനസ്സിലാകാന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് എഴുതി വെച്ചാണ് ഭാവിയിൽ ഇത്തരം വ്യാഖ്യാനങ്ങളെ ആൾക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമെന്ന് പോലും ചിന്തിക്കാതെ ഇങ്ങനൊരു വ്യാഖ്യാനം എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോ ഇവിടെ ശൗനകനും കാപേയനും ഒരാളും അഭിപ്രതാരിയും കാക്ഷസേനിയും മറ്റൊരാൾ, രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. കാപേയൻ ബ്രാഹ്മണനാണ്, എന്തുകൊണ്ട് അഭിപ്രതാരി ബ്രാഹ്മണനായിക്കൂടാ? രണ്ടുപേരും ബ്രാഹ്മണനും ആകാം. അഭിപ്രതാരി ബ്രാഹ്മണനല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജാതിക്കാരനാണെന്നുള്ളതിനൂടെ യാതൊരു തെളിവും ഇല്ല. ഇന്നും ശങ്കരാചാര്യന്മാര് അവരുടെ വിദ്യാലയങ്ങളിൽ ബ്രാഹ്മണരൊഴികെയുള്ളവർക്ക് പ്രവേശനം കൊടുക്കാത്തതിന് കാരണം പറയുന്നത്, ഞങ്ങൾ ബ്രാഹ്മണന്മാരുടെ കൂടെ ഇരുന്ന് മറ്റ് ക്ഷത്രിയാദികൾ ഭക്ഷണം കഴിക്കുന്നത് ശരിയാവത്തില്ല, അതാണ് ഒരു കാരണം പറയുന്നത്. മറ്റുള്ളവർ കൂട്ടത്തിരുന്ന് ഭക്ഷണം കഴിക്കുക അത് സാധ്യമല്ല എന്നാണ്. അതുകൊണ്ടാണ് വിദ്യാലയങ്ങളിൽ നിന്ന് പ്രവേശനം കൊടുക്കാത്തത്. ഒരു പ്രധാന കാരണം അതാണ്. എന്തുകൊണ്ട്? ഞങ്ങളുടെ ആചാരം വേറെയാണ്, ക്ഷത്രിയാദികളുടെ ആചാരം വേറെയാണ്. അതുകൊണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ ശങ്കരാചാര്യരുടെ വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് ഒരു ബ്രാഹ്മണനും ക്ഷത്രിയനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ശങ്കരാചാര്യന്മാർ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇത്രയും കഷ്ടപ്പെട്ട് ശങ്കരാചാര്യർ ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിച്ചെങ്കിൽ എന്തുകൊണ്ട് ഇന്നത്തെ ശങ്കരാചാര്യന്മാർക്ക് ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിച്ചുകൊണ്ട്? അതിന്റെ പേരിൽ എന്തുകൊണ്ട് അബ്രാഹ്മണർക്ക്, അബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ശൂദ്രനോ ചണ്ടാളനോ ഒന്നുമല്ല, ക്ഷത്രിയാദികൾക്ക് തന്നെ എന്തുകൊണ്ട് ഇന്ന് പ്രവേശനം നിഷേധിക്കുന്നു? ശങ്കരാചാര്യർ ഇതിനുവേണ്ടിയിട്ട് എന്ത് തറവുത്തി പറഞ്ഞാണ് ഇവിടെ ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കുക? അപ്പൊ ഇതെല്ലാം ശുദ്ധ അസംബന്ധമാണ്. എഴുതി വച്ചിരിക്കുന്നതും ഇന്ന് നടക്കുന്നതും. അപ്പൊ ശങ്കരാചാര്യരെക്കാളും മുമ്പോട്ട് ഒരുപാട് അവർ പുരോഗമിച്ചു. ഇന്നത്തെ ശങ്കരാചാര്യന്മാർ, ശങ്കരാചാര്യ എന്തായാലും ഇത് ഇവിടെ ഭാഷ്യകാരൻ. ഈ ശങ്കരാചാര്യർ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം എനിക്കറിയത്തില്ല ആരായി ശങ്കരാചാര്യർ. അതുകൊണ്ട് ഞാൻ ഭാഷ്യകാരൻ എന്നേ പറയുന്നു. ഈ ഭാഷ്യത്തെയാണ് അവർ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഭാഷ്യത്തെ പ്രമാണമായി സ്വീകരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ബ്രാഹ്മണനോടൊപ്പം ക്ഷത്രിയന്റെ നിന്ന് ഭക്ഷണം കഴിച്ചുകൂടാ? എന്താ തകരാറ്? ഈ പറയുന്നതിനൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ട്? ഒരർത്ഥമില്ലാത്ത കാര്യങ്ങൾ, അസംബന്ധങ്ങൾ. ഇന്നും ഇത് ഒരു വിഭാഗം, ഞാൻ മുഴുവൻ ബ്രാഹ്മണരെയും വിമർശിക്കുകയോ കുറ്റം പറയുകയല്ല, ഇങ്ങനെ ഒരു വിഭാഗം ഇന്നും ഇത്തരം ആചാരങ്ങൾ, അസംബന്ധങ്ങളെ മുറുകെ പിടിച്ചിട്ട് അതാണ് ആർഷ സംസ്കാരം എന്ന് പറയും. ഇതിനെയൊക്കെ പിന്താങ്ങാൻ കുറെ ശൂദ്രന്മാരും നടപ്പുണ്ട് ഈ നാട്ടിൽ. ഇതിനെയൊക്കെ നിലനിർത്താൻ ശ്രമിക്കുന്ന മുഴുവൻ ശൂദ്രന്മാരാണ്. ഇത്തരം ദുരാചാരങ്ങളല്ല, ശൂദ്രന്മാരുടെ പിന്തുണയില്ലെങ്കിൽ ഇവർക്ക് നിലനിർത്താൻ പറ്റത്തില്ല. ശൂദ്രൻ എന്ന് പറയുന്നത് എന്താണ്? ഇനി പറയും, ശൂദ്രന് ബുദ്ധി കൊടുക്കരുത്. പണ്ടേ ബുദ്ധി കൊടുത്തില്ല, അതുകൊണ്ട് ഈ ശൂദ്രന്മാർക്ക് ബുദ്ധിയില്ല. അതുകൊണ്ട് എന്താണ് തനിക്ക് വയ്ക്കുന്ന പാര എന്താണെന്ന് അവനെ എന്നെ തിരിച്ചറിയത്തില്ല. അത് ഞാൻ മുമ്പൊരിക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തൃശ്ശൂര് തന്നെ അന്യോന്യം, അവിടെ ബ്രാഹ്മണരുടെ വേദം ചൊല്ലുന്ന ഒരു ഏർപ്പാടുണ്ട്. അപ്പൊ ബ്രാഹ്മണര് വേദം ചൊല്ലുമ്പോ ഈ വേദം ശൂദ്രൻ കേൾക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ വേദം ചൊല്ലുന്നതിന്റെ നാല് ചുറ്റും ശൂദ്രന്മാരെ ഇങ്ങനെ വളഞ്ഞു നിർത്തും. നിർത്തിയിട്ട് ശൂദ്രന്മാരുടെ പണിയെന്ന് വെച്ചാൽ അവിടെ നിന്ന് ആർപ്പ് വിളിക്കുക, ഭയങ്കരമായിട്ട് ആർപ്പ് വിളിക്കും. അതിനവർക്ക് ഭക്ഷണവും കാശും കിട്ടും. പക്ഷെ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് യുവമാർക്കറിയത്തില്ല. ശൂദ്രന്മാരെന്ന് വെച്ചാൽ ഇവിടുത്തെ നായന്മാര്, അവിടെ നിന്നിങ്ങനെ ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ ചൊല്ലുന്ന വേദം യവൻ കേൾക്കാതിരിക്കാനാണ് യവനെ കൊണ്ട് ആർപ്പ് വിളിക്കുന്നത്, വിളിപ്പിക്കുന്നുള്ള യവൻ അറിയത്തില്ല. അവന് വേദം എന്തെന്നും അറിയത്തില്ല, ഈ ആർപ്പ് വിളിക്കുന്ന എന്തെന്നും അറിയത്തില്ല. ഇതവിടെ ഇരുന്ന് വേദം ചൊല്ലിയ ഒരു ബ്രാഹ്മണൻ തന്നെ എന്നോട് പറഞ്ഞാണ് സ്വാമി എന്ന് ആലോചിച്ച്, ഈ കഴുതകളുടെ കാര്യം യുവമാർക്ക് ഇതുപോലും അറിയത്തില്ല. പിന്നെ ബാക്കിയുള്ളവരെ കുറ്റം, ബ്രാഹ്മണനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, ഒരു കാര്യമില്ല, ഇതിന് ഈ കഴുതകളെ തന്നെ പറയേണ്ടത്. ബ്രാഹ്മണരെ എന്തിനു കുറ്റം പറയണം? എന്തിനാണ് താൻ അതിന്റെ ചുറ്റും നിന്ന് ആർപ്പ് വിളിക്കുന്നു എന്ന് തിരിച്ചറിയാൻ വയ്യാതെ എത്രയോ ഇന്നും ആചാരം നടക്കുകയാണ്. അപ്പൊ അടുത്തുകൂടെ പറഞ്ഞിട്ടുണ്ട്, ശൂദ്രന്റെ ചെവിയിൽ പോലും വേദം പതിയരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഇത് നടപ്പിലാക്കും. ഇത്തരം ബുദ്ധിപൂർവമായി നിയമങ്ങൾ ഉണ്ടാക്കിയത് പുരോഹിതന്മാരും, ഇതെല്ലാം നടപ്പിലാക്കുന്നത് ബുദ്ധിശൂന്യനായ ഈ ശൂദ്രനുമാണ്. അതുകൊണ്ട് ഇതിന് കേവലം ബ്രാഹ്മണരെ കുറ്റം പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പുരോഹിതന് മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. ബുദ്ധിശൂന്യനായ ഇവന്റെ തടിമുടുക്കൊണ്ടാണ് ഇതെല്ലാം നാട്ടിൽ ഇത്രയും കാലം ഇപ്പോഴും നടന്നു വരുന്നത്. അപ്പോ ഇനി ഇതിനെക്കുറിച്ച് ആരെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ അസംബന്ധമാണെന്ന് പറഞ്ഞാൽ, അവരെ കൊല്ലാൻ നടക്കുന്നത് ഈ ശൂദ്രന്മാരാണ്. അല്ലാതെ ഒരിക്കലും ഈ പുരോഹിതൻ കൊല്ലാൻ പോകത്തില്ല, അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കത്തേ ഉള്ളൂ. അപ്പൊ ഇതെന്താ ഇവിടുത്തെ ആർഷ സംസ്കാരത്തെ നശിപ്പിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഇത് ശരിയല്ല എന്ന് പറയുന്നവരെ മറ്റവർ കൊല്ലും. അപ്പോ ഈ കൈവെട്ടുന്നവരെക്കാളും ഒക്കെ വ്യത്യാസം ഇവർക്ക് എന്താ ഉള്ളത്? ഒരു വ്യത്യാസമില്ല, ഇതെല്ലാം ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ചൊരു വിഭാഗത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വിവേകമില്ല, അതാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ വ്യാഖ്യാനം അങ്ങനെ, പക്ഷെ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മനുഷ്യനെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവനെ തിരിച്ച് ചിന്തിക്കുന്നതിനുള്ള ശേഷി പോലും നഷ്ടപ്പെട്ടു. നൂറ്റാണ്ടുകളായത് മനുഷ്യന്റെ തലയിൽ അടിച്ച് കയറ്റിയ കാര്യങ്ങളാണ്. ഇതാണ് ശൂദ്രൻ, ഇതാണ് ബ്രാഹ്മണൻ, ഇതാണ് ക്ഷത്രിയൻ. തിരിച്ച് ചിന്തിക്കുന്നതിനുള്ള ശേഷി പോലും അവനില്ലാതെ. ഇന്നത്തെ ശങ്കരാചാര്യന്മാർ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അവരാണെങ്കിൽ എന്തുകൊണ്ട്? ഇത് ഭാഷകാരനെ എഴുതി വെച്ചിരിക്കുകയല്ലേ? എന്നാ അവരെ കുറ്റം പറയുന്ന എന്തുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്നാ മുഴുവൻ അതുപോലെ സ്വീകരിക്കും. ബ്രാഹ്മണനും ക്ഷത്രിയനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ളത് കൃത്രിമമാണെങ്കിൽ അത് പറഞ്ഞ് സമർത്ഥിച്ചല്ലോ. എന്നാ പിന്നെ ഇന്ന് എന്തുകൊണ്ടത് അനുവദിക്കുന്നില്ല? ചില ഭാഗങ്ങൾ സ്വീകരിക്കുകയും ചില ഭാഗങ്ങൾ തള്ളിക്കളയും ചെയ്യുന്നതിന് ഏതെങ്കിലും ഒരു ശങ്കരാചാര്യർക്ക് ഇതിന് സമാനം പറയാൻ പറ്റത്തില്ല. ഞാനീ പറയുന്നതെല്ലാം ഇത് വ്യാഖ്യാനിച്ച് പറയുന്നതാണ്, എന്റെ സ്വന്തമായ നിഗമനങ്ങളൊന്നും പറയുന്നതല്ല. ഇത് വ്യാഖ്യാനിക്കേണ്ടി വന്നുകൊണ്ടത് പറയുന്നു, ഇല്ലെങ്കിൽ പറയത്തില്ല, പറയേണ്ട ആവശ്യമില്ല. അപ്പോ ഈ പറയുന്ന ഈ ഇതും എന്താണ്, ഇന്ന് വരെ വ്യാഖ്യാനങ്ങളുടെ ചരിത്രത്തിൽ ആരും ചെയ്യാത്ത ഒരു വ്യാഖ്യാനമാണിത്. പരസ്പര ബന്ധമില്ലാത്ത ഭാഗങ്ങളെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇവിടെ അഭിപ്രധാരി ക്ഷത്രിയനായി, എന്നിട്ട് അതിന്റെ മുമ്പിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രകരണത്തിൽ പറഞ്ഞിരിക്കുന്ന ജ്ഞാനശ്രുതി അതുകൊണ്ട് ക്ഷത്രിയനാണ്. ഇനി അടുത്ത പ്രകരണത്തിൽ പറഞ്ഞ് ഒരു ക്ഷത്രിയനെ കുറിച്ച് പറഞ്ഞെന്നിരിക്കട്ടെ, അതുകൊണ്ട് പൂർവ്വത്തിൽ പറഞ്ഞ ജ്ഞാനശ്രുതി എങ്ങനെ ക്ഷത്രിയനാകും? ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ. ഇത് പരസ്പരം ഇതൊന്നും ഒരു ബന്ധവുമില്ല. അപ്പൊ എങ്ങനെ ഇത്തരത്തിലൊരു വ്യാഖ്യാനം എഴുതാൻ ധൈര്യം വന്നു എന്നുള്ളതാണ്. അത് ധൈര്യം വന്ന കാരണം ഇനി പറയുന്നതാണ്, ശൂദ്രനം അതി ബുദ്ധി കൊടുക്കരുത് എന്നുള്ളതാണ് ആ ധൈര്യം. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ അക്ഷരം പ്രതി പാലിക്കുമെന്നും രാജാക്കന്മാരെ ഈ വ്യവസ്ഥകൾ നിലനിർത്തുമെന്നും എല്ലാ കാലവും ശൂദ്രനിങ്ങനെ പാദസേവനായി കഴിയുമെന്നും എന്നുള്ളൊരു ധാരണയിലാണ്. ഇതാരെങ്കിലും വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്താലേ ഇതൊക്കെ ചോദ്യം ചെയ്യൂ, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഭാഷ്യകാരൻ എന്ന് പറയുന്നത് യാതൊരു രീതിയിലും ദീർഘവീക്ഷണമില്ലാത്ത ഒരാളായിരുന്നു എന്ന് ഗീത തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാലത്തിന്റെ സ്വാധീനത്തിൽപ്പെടുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. ആ കാലത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ടു എന്ന് പറയുന്ന ഒന്ന്, അത് പെട്ടത് മാത്രമല്ല അവിടെ കൃത്രിമത്വം കാണിക്കുകയും ചെയ്തു. അതുമാത്രമല്ല ഭാവിയെക്കുറിച്ച് ചിന്തിച്ചതുമില്ല. ഇവിടെ ഈ ജാതി വർണ്ണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വന്നപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ദുർവ്യാഖ്യാനം ഇവിടെ എഴുതി പിടിപ്പിച്ചത്. പരസ്പര ബന്ധമില്ലാത്ത കാര്യം പറയുന്നു. ഉത്തരത്ര ഹി സമ്മർഗ വിദ്യാവാക്യശേഷി ചൈത്രരഥി അഭിപ്രധാരി ക്ഷത്രിയ സങ്കീർത്തി. ഇവിടെ അഭിപ്രധാരി എന്ന് പറയുന്ന ആള് ക്ഷത്രിയനാണെന്ന് പറയുന്നു. അയാൾ ചൈത്രരഥിയാണ്. ഇത് ചൈത്രരഥിയാണെന്ന് ചോദ്യ പറയുന്നില്ല. ചൈത്രരഥിയാണെന്ന് തെളിയിക്കുന്നതിനുള്ള യാതൊരു തെളിവുമില്ല. അതുമാത്രമല്ല അടിസ്ഥാനപരമം ഇവിടെ ഒരു ഇതുണ്ട്. ഇത് രണ്ടും അർത്ഥവാദമാണ്. കഥകളെല്ലാം അർത്ഥവാദം എന്നാണ് ഭാഷകാരൻ പറയുന്നത്. ദൂരെ ഒരു സ്ഥലത്ത് പറയുന്ന ഒരു അർത്ഥവാദത്തെ ഇതിനോടുകൂടി യോജിപ്പിക്കുക, അതും ഈ മീമാംസാ വിചാരത്തിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. രണ്ട് കഥകളെ കൂട്ടി യോജിപ്പിക്കുക, ഓരോ കഥയും അസംബന്ധമായിരിക്കുകയെ, ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത രണ്ട് കഥകളെ കൂട്ടി യോജിപ്പിക്കും. അങ്ങനെ ഒരു തെറ്റുകൂടെ ചെയ്തിട്ടുണ്ട്. കാപ്പയും അഭിപ്രധാരണം കാക്ഷസേനയും പരിവിഷ്യമാണ് ബ്രഹ്മചാരി വിവക്ഷയിരി ചൈത്രരതിത്വഞ്ച അഭിപ്രധാരണ കാവേയ യോഗാത് അവഗന്തവ്യം. ഇവിടത്തെ അഭിപ്രധാരി എന്ന് പറയുന്ന ആള് ചൈത്രരഥിയാണെന്നുള്ളത് കാപേയൻ എന്ന അടുത്ത ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കാൻ കഴിയത്തില്ല അത്, കാരണം ഇവിടെ ചൈത്രരഥി എന്ന് പറയുന്നില്ല. ഇവിടെ അഭിപ്രധാരി എന്തെന്നാ പറയുന്നത്? കാക്ഷസേനി എന്നാണ്. കാക്ഷസേനന്റെ വംശത്തിൽപ്പെട്ട ആളാണ്. അഭിപ്രധാരി എന്ന് പറയുന്നൊരു ശബ്ദമേ ഇവിടെ വന്നിട്ടില്ല. പക്ഷെ അത് അങ്ങനെ മനസ്സിലായിക്കോളണം. അഭിപ്രധാരി എന്ന് വന്നാൽ എന്താ ഗുണം? അഭിപ്രധാരി ചൈത്രരഥി എന്ന് വന്നാൽ എന്താ ഗുണം? ഇവിടെ അഭിപ്രധാരി ക്ഷത്രിയനാണെന്ന് വരും. അത് വരുത്തി തീർക്കാനാണ് പരസ്പര ബന്ധമില്ലാത്ത കാര്യത്തിൽ പറയുന്നത്. കാപേ യോഗോഹി ചിത്രരഥസ്യ അവഗത. ചിത്രരഥനും കാപേയനുമായിട്ട് ബന്ധമുണ്ട്, അത് ശരിയാണ്. എന്തുകൊണ്ട്? ഏതേന വൈ ചിത്രരഥം കാപേയ അയാജയ. ചിത്രരഥനെ കാപേയന്മാര് യാഗം ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് താണ്ഡി ബ്രാഹ്മണത്തിൽ, അത് ശരിയാണ്. പക്ഷെ ആ ചിത്രരഥനാണ് ഇവിടത്തെ അഭിപ്രധാരി എന്നുള്ളതിന് എന്താ അടയാളം? കാരണം ഇവിടെ അങ്ങനെ പറയുന്നില്ല, മറിച്ചത് കാക്ഷസേനിയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാ ബന്ധം കണ്ടെത്തുന്നത്? ഇനി ഈ ചിത്രരഥൻ കാപേയ അയാജേത് എന്ന് പറയുന്ന ഈ ചിത്രരഥൻ ക്ഷത്രിയനാണെന്നുള്ളതിനും ഇവിടെ ഒരു സൂചനയില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു ഒരു യുക്തി എന്താണ്? സമാന അന്വയാനാംച പ്രായേണ സമാന അന്വയാഹ യാജകാഹ ഭവന്തി. ഇപ്പൊ ഒരു വംശത്തിൽപ്പെട്ട ക്ഷത്രിയന്മാർക്ക് മറ്റ് ഒരു വംശത്തിൽപ്പെട്ട പുരോഹിതന്മാരായിരിക്കും എന്നുള്ളത് പൊതുവെ അത് പറയാം. ഇപ്പൊ സൂര്യ വംശത്തിൽപ്പെട്ടവർക്കെല്ലാം എന്താണ് യാചകന്മാരായിരിക്കുന്നത്? ഇന്ന വസിഷ്ഠന്റെ വംശത്തിൽപ്പെട്ടവരാണ്, അങ്ങനെ പറയാം. അത് സംഭവിക്കാം. സാധാരണ ക്ഷത്രിയന്മാർ ഒരു കൂട്ടം, അവർക്ക് മറ്റ് ഒരു പുരോഹിത വർഗത്തിൽപ്പെട്ടവർ അവരുടെ യാചകന്മാരായിരിക്കുന്നു, അത് അംഗീകരിക്കാം. അത് ഇതുമായിട്ട് എന്താ ബന്ധം? അതുകൊണ്ട് ചൈത്രരഥന്മാർക്കെല്ലാം കാപയന്മാരാണ് പുരോഹിതന്മാരെന്ന് പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും തസ്മാ ചൈത്രരഥിർനാമ ഏക ക്ഷത്രപതി അജായത ഇത് ക്ഷത്രപതിത്വ അവഗമാ ക്ഷത്രിയത്വം അസി അവഗന്തവ്യം. പക്ഷേ ഇവിടെ പറയുന്ന ചൈത്രരഥൻ ക്ഷത്രിയനാണെന്നുള്ളതിന് എന്താ തെളിവ്? ബ്രാഹ്മണനു പോവാം, ബ്രാഹ്മണനെ കൊണ്ട് ബ്രാഹ്മണനെ യാഗം ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ വൈശ്യനാകാം. അതുകൊണ്ട് സ്വയം ഒരു വാക്യത്തെ അങ്ങ് ഉണ്ടാക്കിയിരിക്കുകയാണ്, അതിന് പ്രമാണമൊന്നുമില്ല. എന്താണത് ആ വാക്യം? ചൈത്രരഥനാമ ചൈത്രരഥി എന്ന് പറയുന്ന ഒരു ക്ഷത്രിയ ക്ഷത്രപതി, ഒരു ക്ഷത്രിയ രാജാവ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു ആര് പറഞ്ഞു? അതിന് ഒന്നുമില്ല, വെറുതെ അങ്ങ് പറയുകയാണ്, സ്വയം അങ്ങൊരു വാക്യം ഉണ്ടാക്കി പറയുകയാണ്. ഇത് ഏതെങ്കിലും പുരാണത്തിലോ ഏതെങ്കിലും ശ്രുതിയിലോ സ്മൃതിയിലോ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിടത്തുമില്ല. ഇങ്ങനെ ചെയ്യുന്നവർ എന്തെല്ലാം കള്ളത്തരങ്ങൾ ശ്രുതിയിലും സ്മൃതിയിലും പുരാണങ്ങളിലും എല്ലാം എഴുതി പിടിപ്പിച്ചിരിക്കും, ഇങ്ങനെയുള്ള സ്വാർത്ഥതകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ എഴുതി പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയും? അത് പ്രമാണമാണ് എന്നും പറയും. ഇനി തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ വന്നാലോ അത് കണ്ടില്ലെന്നും വരും. അതല്ലേ ഇവിടെ ശുക്ലയജുർവേദത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ യഥാ ഇമാം വാചം കല്യാണി ആവദാനി ജനേഭ്യ ബ്രഹ്മരാജന്യഭ്യാം ആര്യായ ച ശൂദ്രായ പ്രിയോ ദേവാന എന്ന് തുടങ്ങുന്ന ഒരു വാക്യം. ഇത് സ്പഷ്ടമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നതാണ്. ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും ആര്യനും ശൂദ്രനും എല്ലാവർക്കും വേണ്ടി ഈ കല്യാണകരങ്ങൾ, ഇമാം വാചം ആചാം കല്യാണി, മംഗളത്വം നൽകുന്നതായ ഈ വാക്യത്തെ ഉപദേശിക്കാം, ഉപദേശിക്കുന്നു അല്ലെങ്കിൽ ഉപദേശിക്കാം. ഏത് വേദത്തെ? ആർക്ക്? ബ്രാഹ്മണന്, ക്ഷത്രിയന്, ആര്യന്, അനാര്യന്, ശൂദ്രനെന്നെടുത്ത് പറയുന്നു. ഈ ഒരു വാക്യം ശുക്ലയജുർവേദത്തിൽ ഉണ്ടായിരുന്നിട്ടും ഈ വാക്യത്തെ മൂടി വച്ചു. ഈ വാക്യത്തെ പുറത്തു കൊണ്ടുവന്നത് ദയാനന്ദ സരസ്വതിയാണ്, ആര്യസമൂഹത്തിന്റെ സ്ഥാപകൻ. അതുകൊണ്ട് അദ്ദേഹം ചെയ്തു, ആരാണോ ഇതിന് ജിജ്ഞാസയുള്ളത്, യോഗ്യതയുള്ളത്, എല്ലാവർക്കും ഉപനയനം ചെയ്ത് വേദം അഭ്യസിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആളിനെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള വാക്യങ്ങളെ എന്ത് ചെയ്യും? മൂടി വയ്ക്കും. എന്നിട്ട് നമുക്ക് അനുകൂലമായ വാക്യങ്ങൾ, ഇതിന്റെ സ്വാർത്ഥത എന്താണ്? സ്വാർത്ഥത എന്ന് പറയുന്നത് വരെ ചെറിയൊരു കാര്യമാണ്. എല്ലാവരും വേദം പഠിക്കുകയും ഇതൊക്കെ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പാദസേവയ്ക്ക് ആളെ കിട്ടത്തില്ല, ഇത്രയേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം വാക്യങ്ങളെ മൂടി വയ്ക്കുകയും. ഇനി ഭാഷകാരനും കണ്ടെത്താൻ കഴിയാത്ത, പൂർവമീമാംസകനും കണ്ടെത്താൻ കഴിയാത്ത വാക്യങ്ങളെ പിന്നീട് എഴുതി ചേർത്തിട്ടുമുണ്ട്. അതുകൊണ്ട് ശൂദ്രന് സംസ്കാരം പാടില്ല. പക്ഷെ അത് ഇവരാരും കണ്ടില്ല, പിൽക്കാലത്ത് എഴുതി ചേർത്താണ് വേദത്തിൽ തന്നെ, പൈങ്കി ബ്രാഹ്മണത്തിൽ. അത് പറയാൻ കൊള്ളാത്ത വാക്യമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കൃത്രിമമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. പക്ഷെ അത് പൂർവമീമാംസകന്റെ ജൈമിനിയുടെ കാലത്തോ ശങ്കരാചാര്യരുടെ കാലത്തോ അല്ല, അതിനുശേഷം. കാരണം ഇതിന് പ്രമാണം വേണ്ടേ, ശൂദ്രന്റെ വിദ്യ നിഷേധിക്കുന്നേ. അതുകൊണ്ട് ബുദ്ധിമാന്മാര് ഇങ്ങനെ വേദത്തിൽ തന്നെ ഒരുപാട് കൃത്രിമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ദയാനന്ദ സരസ്വതി കുറേയൊക്കെ തള്ളിക്കളഞ്ഞു. ഇതെല്ലാം എഴുതിപ്പിടിപ്പിച്ചാണെന്നു തള്ളിക്കളഞ്ഞു. അദ്ദേഹം കണ്ടെത്തിയതിനും ബാക്കിയുള്ളവർ അംഗീകരിക്കത്തുമില്ല, കാരണം അത് മൂടി വെച്ചതാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആർഷ സംസ്കാരം എന്ന് പറയുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു സംസ്കാരത്തിന്റെ ഗുണഭോക്താക്കളെന്ന് പറയുന്നത് ഇവിടുത്തെ വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗം മാത്രമായിരിക്കും. ബാക്കിയുള്ള ആർക്കും ഇതുകൊണ്ട് ദ്രോഹമല്ലാതെ യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. അതിനെ സംരക്ഷിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഭൂരിപക്ഷത്തിൽ. അത് ആണ് ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പാഠം. അത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇതൊക്കെ പഠിക്കുമ്പോഴേ അത് മനസ്സിലാക്കും. തസ്മാത് ചൈത്രരഥർ നാമ ഏകക്ഷത്രപതി അജായത. ഒരു വാക്യത്തെ കൃത്രിമമായി ഉണ്ടാക്കി പറയുകയാണ്. ഇന്നുവരെ ബ്രഹ്മസൂത്രം പഠിച്ചവരും വ്യാഖ്യാനം എഴുതിയവരും പഠിപ്പിച്ചവരും സർവപുരാണങ്ങളും എല്ലാം തിരഞ്ഞു നോക്കി ഇങ്ങനെ ഒരു വാക്യം കിട്ടാൻ, കിട്ടിയിട്ടില്ല. എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിലേ അത് കിട്ടത്തുള്ളൂ. ഇങ്ങനെ കൃത്രിമ വാക്യങ്ങൾ പലതുമുണ്ട്. ഇതിജ ക്ഷത്രപതിത്വമാ താണ്ഡ്യബ്രാഹ്മണത്തിൽ പറയുന്ന ആ ചൈത്രരഥി ക്ഷത്രിയനാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് കാവേ ശബ്ദം ചാന്ദോഗ്യത്തിൽ വന്നതുകൊണ്ട് അവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന, അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന ആ മനുഷ്യൻ കാക്ഷസേനി എന്ന് പറഞ്ഞ ശൗനകനും ക്ഷത്രിയനാണ്. ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതായതുകൊണ്ട് അതിന്റെ പൂർവ്വപ്രകടനത്തിൽ പറഞ്ഞ ജ്ഞാനശ്രുതി ക്ഷത്രിയനാണ്, അത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഇതിൽ കൂടുതൽ ഇതൊക്കെ കൃത്രിമമാണെന്നുള്ളതിന് വേറെ യാതൊരു തെളിവും വേണ്ട. ഇത് ഞാൻ പറയുന്നതല്ല, ശങ്കരാചാര്യരുടെ കയ്യിൽ നിന്ന് നേരിട്ട് സന്യാസം സ്വീകരിച്ച, അറിയാമല്ലോ അവിടെ ബ്രാഹ്മണർക്ക് മാത്രമേ സന്യാസം കൊടുക്കത്തൂ, ഒരു സന്യാസി എന്നോട് നേരിട്ട് പറഞ്ഞു, ഈ അപശൂദ്ര അധികരണം എന്ന് പറയുന്നത് ശങ്കരാചാര്യ എഴുതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നോട് നേരിട്ട് പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാൻ, എഴുതിപ്പോയി. ഇപ്പൊ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അതിനെ നിഷേധിക്കാനും വയ്യ, ന്യായീകരിക്കാനും വയ്യ. ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടും ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം, അതെന്റെ പണിയാണ്. ഇത് സന്യാസി ഞാനും തമ്മിലാണ് കഥ പറയുന്നതല്ല. കാരണം ഇത് വായിക്കുന്നവർക്ക് കുറച്ച് സമചിത്തതയോടെ ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാവും ഇത് അബദ്ധമാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പൊ സത്യസന്ധമായി വ്യാഖ്യാനിക്കുന്നവർക്ക് ഇത് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല, പ്രയാസമുണ്ടാകും. അപ്പൊ ഈ മനുഷ്യൻ ഭാരതം മുഴുവൻ സഞ്ചരിച്ചു എന്തിനു വേണ്ടി? ഈ അപശൂദ്രാധികരണം ഇല്ലാത്ത ഒരു ബ്രഹ്മസൂത്ര ശാങ്കരഭാഷ്യം കിട്ടുമെന്നറിയാം. ആരോ പറഞ്ഞു പഞ്ചാബിലൊരു സ്ഥലത്തുണ്ടെന്ന്. അറിഞ്ഞ ഉടനെ തന്നെ ഇദ്ദേഹം അവിടെ ചെന്നു നോക്കിയപ്പോ അതിലും ഉണ്ട് അപശൂദ്രാധികരണം. അങ്ങനെ ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്ന് കണ്ടെത്തുകയാണെങ്കിൽ ശരി, നമുക്ക് പറയാം ഇത് ഈ സൂത്രവും ഈ ഭാഷയും ആരോ പിൽക്കാലത്ത് എഴുതി ചേർത്ത. പക്ഷെ എന്ന് കഴിഞ്ഞ് പറഞ്ഞാലും ഭാഷകാരൻ രക്ഷപ്പെടത്തില്ല. ബാക്കിയുള്ള ഭാഗങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് എന്ത് ചെയ്യും? അതൊക്കെ ഇനി എങ്ങനെ തിരുത്തും? ഇവിടെ മാത്രമല്ലല്ലോ, ഉപനിഷത് ഭാഷകളിൽ എത്രയോ സ്ഥലത്തൊന്നും നമ്മൾ കണ്ടിരിക്കുന്നു. ക്ഷത്രിയൻ നീചനാണ് എന്നൊക്കെ ഇവിടെ എഴുതി വച്ചിരിക്കുന്നു, ജാതിയുണ്ട്. അപ്പൊ അതെല്ലാം ഇനി എങ്ങനെ മാറ്റുന്നുണ്ട്? സ്ത്രീ ശൂദ്രന്മാർ ഭോഗ ഉപകരണങ്ങളാണ് ബൃഹദാരണ്യത്തിൽ വായിച്ച അവിടെയൊക്കെ എങ്ങനെ തിരുത്തും? അതുകൊണ്ട് തേന ക്ഷത്രിയേണ അഭിപ്രദാരണാ സഹ സമാനായാം വിദ്യായാം സങ്കീർത്തനം ജ്ഞാനശ്രുതേഹേ. അതുകൊണ്ട് അഭിപ്രദാര ക്ഷത്രിയനാണ്, ആ ക്ഷത്രിയനോടൊപ്പം എന്താണ് സമാനായാം വിദ്യായാം ഒരേ ഉപാസനയെക്കുറിച്ച് പറയുന്നിടത്ത് സങ്കീർത്തനം ജ്ഞാനശ്രുതയെ ജ്ഞാനശ്രുതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒരേ വിദ്യയെക്കുറിച്ചല്ല പറയുന്നത്, സമ്മർഗവിദ്യ കഴിഞ്ഞിട്ട് അടുത്ത് ഉപദേശം ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് അഥ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അവിടെയും കള്ളത്തരമാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത പ്രകരണത്തിൽ ചന്ദോഗി എടുത്തു നോക്കുക, അവിടെ സമ്മർഗത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല, പ്രാണനെക്കുറിച്ച് പറയുന്നുണ്ട്. ശരിയാണ്, അത് ഒരേ വിദ്യയാണെന്ന് ഒരു തരത്തിലും പറയാൻ പറ്റില്ല. പറയുന്നു ഒരേ വിദ്യയിൽ ഒരു ക്ഷത്രിയനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു ആരോ അഭിപ്രദാരി. അതുകൊണ്ട് മുമ്പ് പറഞ്ഞ ജ്ഞാനശ്രുതിയും ക്ഷത്രിയനാണ്. ജ്ഞാനശ്രുതി രവി ക്ഷത്രിയത്വ സൂചയ, ഇതൊക്കെ സൂചിപ്പിക്കുന്നു എന്നാണ്. നേരിട്ടൊന്നുമില്ല, അങ്ങനെ ഇരുന്ന് കർത്തൃമമായി വ്യാഖ്യാനം എഴുതി ഇതൊക്കെ സമർത്ഥിക്കാം. ഇതാണ് നാരായണ ഗുരു പറഞ്ഞത്, ജാതിയെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ശങ്കരൻ പുഴുക്കുത്തിനെ പോലും വ്യാഖ്യാനിക്കുന്നു. അങ്ങനെയുണ്ട്, പഴയകാലത്ത് ബസ്സും ഈ പേപ്പറിലും അതിലൊക്കെയാണ് എഴുതി വയ്ക്കുന്നത്. പുഴു തിന്നും, പുഴു തിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പുഴു തിന്നതിന് ചില അക്ഷരങ്ങളുടെ അടയാളം വരും, ഠാ പോലെയുള്ള ചില അക്ഷരങ്ങളൊക്കെ വരും. എല്ലാ അക്ഷരവും വരാൻ ഒക്കത്തില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് വെച്ച് വ്യാഖ്യാനിക്കും ജാതിയെ സമർത്ഥിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞത്. അല്ല, ഇത് ഞാൻ ആദ്യം പറയുന്ന കാര്യമൊന്നുമല്ല, നിങ്ങളോട് ചിലപ്പോൾ ഞാൻ പറയുന്നു ആദ്യമായിട്ടായിരിക്കും. മുമ്പ് പല ആചാര്യന്മാരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതാരും പറയാൻ ധൈര്യപ്പെടത്തില്ല, തല പോകുന്ന കേസാണ്. അതുകൊണ്ടാണ് ആരും ധൈര്യപ്പെടാത്തത്. പക്ഷെ ഇത് അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇത് പറയുന്നത് ശൂദ്രന്മാർക്ക് ഇഷ്ടപ്പെടുത്തുമില്ല, അങ്ങനെ ഒരു കാര്യം കൂടെയുണ്ട്. കാരണം ഈ ശൂദ്രന്മാരെല്ലാം ഈ പുരോഹിതന്മാരുടെ ആസനം താങ്ങികളായതുകൊണ്ട് ഈ പുരോഹിതന്മാരെ കുറിച്ച് എന്തെങ്കിലും പറയുന്ന ശൂദ്രന്മാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഇതാരും തുറന്ന് വ്യാഖ്യാനിക്കത്തില്ല. പുരോഹിതന്മാർ ആരും നേരിട്ട് കൊല്ലാനും തിന്നാനും നടക്കത്തില്ല. പക്ഷെ ശൂദ്രൻ അത് നേരിട്ട് തന്നെ ചെയ്യും, കാരണം അവനത് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് താരം പരസ്യമായി വ്യാഖ്യാനിക്കാത്തത്. അല്ലെങ്കിൽ എത്ര പേര് ബ്രഹ്മസൂത്രം വ്യാഖ്യാനിച്ചിരിക്കുന്നു? ഇത് ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ശക്തമായി ഇതിനെ എടുത്ത് വ്യാഖ്യാനിക്കുന്നത് ചട്ടമ്പിസ്വാമിയുടെ വ്യാഖ്യാനം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ചട്ടമ്പി സ്വാമിയെ ശൂദ്രന്മാര് തിരസ്കരിക്കുകയും ചെയ്തു, അവരെ ഉൾക്കൊണ്ടിട്ടില്ല. അതിനൊരു പ്രധാന കാരണം ഇതുകൊണ്ട് തന്നെയാണ്. പിന്നെ ചട്ടമ്പി സ്വാമി എഴുതിയ ക്രിസ്തുമത ഛേദനം എന്ന് പറഞ്ഞൊരു പുസ്തകം, അതിനെ പ്രചരിപ്പിക്കാൻ ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. അവരാരും തന്നെ വേദാധികാര നിരൂപണം എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് കാമാന്നൊരക്ഷരം ഉണ്ടാക്കില്ല, അത് പറയുന്ന ആർക്കും ഇഷ്ടമില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ഊഹിച്ചോണം. ചട്ടമ്പി സ്വാമി പറഞ്ഞിട്ടുണ്ട്, ഈ സൂത്രവും ഈ ഭാഷയും എഴുതി ആരായാലും ശരി കശാപ്പുകാരന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ഭാഷ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? കാരണം പ്രാണികളെ ഇങ്ങനെ കഴുത്തറുത്ത് കഴുത്തറുത്ത് കഴുത്തറുത്ത് ക്രൂരത എന്ന് പറയുന്ന അവരുടെ സ്വഭാവത്തിലങ്ങ് ലയിച്ച് ചേർന്നു പോയി. അതുകൊണ്ട് പിന്നെ അവർക്ക് കഴുത്തറുക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല കശാപ്പ്. അപ്പൊ അതുമായിട്ട് അവർ സാമ്യപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സൂത്രവും ഭാഷയൊക്കെ എഴുതിയവര് ക്രൂരതയുമായിട്ട് സാമ്യപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർക്ക് എഴുതുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ അങ്ങ് എഴുതി വെച്ചാൽ മതി. അല്ല, ഒരിക്കലും കുറ്റബോധം തോന്നത്തില്ല. എന്ത് കൃത്രിമത്വം വേണമെങ്കിലും ചെയ്യും. ഇത് രാജഭരണം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരാൾ ഇങ്ങനെ എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ, അതും പുരോഹിതന്റെ ഉപദേശം അനുസരിച്ച് രാജാവ് ഈ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് ഒരാൾ എഴുതി വെച്ചു എന്ന് വെച്ചു കഴിഞ്ഞാൽ ജീവനിൽ കൊതിയില്ലാത്തതുകൊണ്ടാണ് എഴുതി വെച്ചത്. സമാനാമേവ ഹി പ്രായേണ സംഭിവ്യ വ്യാഹാരാ ഭവന്തി പറയുന്നു. സാധാരണ സമാനന്മാരെ ഒരുമിച്ച് പറയത്തുള്ളൂ പറയുന്നു. ഈ പറയുന്നത് ഇതിലെ ഓരോ വാക്യം എടുത്തു കഴിഞ്ഞാൽ പരസ്പര വിരുദ്ധമായ കാര്യമാണ്. സമഭിവ്യാഹാരം എന്ന് വെച്ചാൽ ഒരുമിച്ച് പറയാം. ശ്രുതി രണ്ട് പേര് ഒരുമിച്ച് പറയണമെങ്കിൽ എന്ത് വേണം? സമാന ജാതിപ്പെട്ടവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഇപ്പം ഭാഷകാരൻ വ്യാഖ്യാനിച്ചത്. എന്താണ്? അഭിപ്രതാരി ക്ഷത്രിയനാണ്, ശൗനകൻ ബ്രാഹ്മണനാണ്. അവിടെ എന്താ നിയമം വരാത്തത്? അങ്ങനെയാണെങ്കിൽ രണ്ടും ബ്രാഹ്മണനാവണ്ടേ? പക്ഷേ മുമ്പൊരു പ്രകടനത്തിൽ പറഞ്ഞ ജ്ഞാനശ്രുതി ക്ഷത്രിയനാണ്, അടുത്തൊരു പ്രകടനത്തിൽ പറഞ്ഞ അഭിപ്രതാരി ക്ഷത്രിയനാണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ന്യായം പറഞ്ഞിരിക്കുന്നത്. രണ്ട് പേരുകൾ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജാതിപ്പെട്ടവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതെങ്ങനെ വ്യാഖ്യാനിച്ചു? ഒരാൾ ബ്രാഹ്മണനെയും ഒരാൾ ക്ഷത്രിയനുമായിട്ട്. ക്ഷത്രു പ്രേഷണാദി ഐശ്വര്യ യോഗാച്ച ജ്ഞാനശ്രുതേ ക്ഷത്രിയത്വ അവഗതി. പിന്നെ ജ്ഞാനശ്രുതി ക്ഷത്രിയനാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ക്ഷത്താവിനെ പറഞ്ഞുവിട്ട്, തന്റെ സേവകനെ പറഞ്ഞുവിട്ട്, പിന്നെ രഥം കൊണ്ടുപോയി, 600 പശുക്കളെ കൊണ്ടുപോയി, ഇതെല്ലാം കൊണ്ടും മനസ്സിലാക്കാം ക്ഷത്രിയനാണെന്ന്. ഇത് ശൂദ്രരാജാവിന് ഇതൊക്കെ ഉണ്ടാകാം. അത് പറയുന്നുണ്ട് വേദത്തിൽ തന്നെ സമ്പന്നരായ ശൂദ്ര രാജാക്കന്മാരെ കുറിച്ച്. അതുപോലെ ശൂദ്രസ്യ അധികാര, അതുകൊണ്ട് വേദത്തിൽ ശൂദ്രന് അധികാരം ഇല്ല.